ശ്രുതോപനിഷത്ഗദ്യവിധാനാച്ച ശ്രുതോപനിഷത് ഗദ്യവിധാനാച്ച ശ്രുത ഉപനിഷത് സഗുണബ്രഹ്മോപാസന അതാണ് ശ്രുത ഉപനിഷത്. സഗുണബ്രഹ്മ ഉപാസന കുറിച്ച് ആരാണോ ശ്രവിച്ചത് അയാൾ ശ്രുതോപനിഷക്ക അങ്ങനെയുള്ള സഗുണബ്രഹ്മോപാസനം ശ്രവിച്ച ഒരാൾക്ക് ഗതി, ആ ഗതിയെക്കുറിച്ച് പറയുന്നതുകൊണ്ടും ഇതശ്ച അക്ഷ്യസ്ഥാന പുരുഷ പരമേശ്വര, അതുകൊണ്ടിവിടെ അക്ഷി പുരുഷൻ എന്ന് പറയുന്നു പരമേശ്വരനാണ്. ഉപാസന ചെയ്യുന്നവന് ആ ഉപാസനയുടെ ഭാഗമായി അർച്ചനാദി മാർഗത്തെക്കുറിച്ചും പറയുന്നു. ആ മാർഗത്തെ കുറിച്ച് പറയുന്നതുകൊണ്ടും നിർദ്ദേശിക്കുന്നതുകൊണ്ടും ഇവിടെ ഈശ്വരനാണ് പ്രതിപാദ്യമായിരിക്കുന്നത്. അതാണ് ഇതസ്ഥ അക്ഷിസ്ഥാന പുരുഷ പരമേശ്വരനാണ്. അതാരാണോ ശ്രവിച്ചത് അയാൾ ശ്രുതോപനിഷത് രഹസ്യവിജ്ഞാന ഉപാസന. അങ്ങനെ ഉപാസനയെ ശ്രവിച്ച ഒരാളിന് ബ്രഹ്മവിത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവന് യാ ഗതിർ അവനുള്ള ഗതി എന്താണ്? ദേവയാനാഖ്യയുടെ പേരാണ് ദേവയാനം എന്ന് പറയുന്ന ഗതി. പ്രസിദ്ധാശ്രുതു അത് ശ്രുതിയിൽ പ്രസിദ്ധമാണ്. ശ്രുതിയിൽ അത് പല സ്ഥലത്തും ദേവയാന മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ? അധ ഉത്തരേണ തപസ്സ ബ്രഹ്മചര്യേണ ശ്രദ്ധയ വിദ്യ ആത്മാനം അന്വേഷ്യ ആദിത്യം ആദിത്യം അഭിജയന്ത ഏതസ്മൈ പ്രാണാനാം ഏതത്വൈ പ്രാണാനാം ആയതനം ഏത് അമൃതം അഭയം ഏതത് പരായണം ഏതസ്മാ ന പുനരാവർത്തത. ഇത് പ്രശ്നോപനിഷത്തിൽ പറയുന്നു. അങ്ങനെ അധ ഒരു ഉപാസകൻ മരിച്ചതിന് ശേഷം ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് ഉത്തരേണ തപസ്സുകൊണ്ട് സ്വധർമാചരണം കൊണ്ട് ബ്രഹ്മചര്യേണ ശ്രദ്ധയ തപസ് ബ്രഹ്മചര്യ ശ്രദ്ധ തുടങ്ങിയ സാധനങ്ങളിലൂടെ വിദ്യയ ഉപാസനയിലൂടെ ആത്മാനം അന്വേഷ്യ ആത്മാവിനെ ധ്യാനിച്ചിട്ട് ഉപാസിച്ചിട്ട് ആദിത്യം അഭിജയന്ത ആ ഉപാസനയുടെ ഫലമായി ആദിത്യനെ പ്രാപിക്കുന്നു. അതിലൂടെ സഗുണബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അത് വിശദീകരിച്ച മാർഗത്തെ കുറിച്ച് അടുത്ത് പറയും. ഏതദ്വി പ്രാണാനാം ആയതനം, ഇതാണ് സർവ അവൻ പ്രാപിക്കുന്ന സ്ഥാനം. ഏതദ്വൈ ഏതദ് ബ്രഹ്മ, അതാണ് സമഷ്ടിവഷ്ടി സർവപ്രാണന്റെയും ആധാരമായിരിക്കുന്ന ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. സമഷ്ടി പ്രാണോപാധിയോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭൻ കാര്യബ്രഹ്മം എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഉപാസനയിലൂടെ ആ കാര്യബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഏത് അമൃതം അഭയം, പരമാർത്ഥത്തിൽ എന്താണ് അത്? അമൃതമാണ്. എന്തുകൊണ്ട്? അത് നിർഗുണവും സർവാധിഷ്ഠാനവുമാണ്. അതുകൊണ്ടാണ് അതിന് അമൃതം അഭയം. ഏതത് പരായണം, ഹിരണ്യഗർഭന് അമൃതം അഭയം എന്ന് പറയുന്ന അത് അമൃതാദി സ്വരൂപം എന്നാണ്. പരമാർത്ഥത്തിൽ അതിന്റെ സ്വരൂപം സർവാധിഷ്ഠാനമായിരിക്കുന്ന ബ്രഹ്മമാണ്. അതുകൊണ്ട് അതുകൊണ്ടിവിടെ പറയുന്നു, കാര്യം ബ്രഹ്മ പ്രാപ്യാത്ത സ്വരൂപം നിർഗുണം ജ്ഞാത്വാ മുച്ചന്തേ. കാര്യബ്രഹ്മത്തെ പ്രാപിക്കുന്നു, നിർഗുണ ബ്രഹ്മത്തെ അറിയുന്നു. ഉപാസനയുടെ ഫലം എന്ന് പറയുന്ന പ്രാപ്തി. കാരണം അത് ആ പ്രാപ്തി എന്ന് പറയുന്ന മരണശേഷം സംഭവിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഉപാസന ചെയ്യുന്നു, മരണശേഷം ആൾ അർച്ചിതാദി മാർഗത്തിലൂടെ കാര്യബ്രഹ്മത്തെ പ്രാപിക്കുന്നു. കാര്യബ്രഹ്മത്തിന്റെ സ്ഥാനം ബ്രഹ്മലോകം, അതുകൊണ്ട് അവിടെ എത്തിച്ചേരേണ്ടി വരുന്നു. അതിന്റെ വഴിയെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഗതി. അവിടെ ചെന്നു കഴിഞ്ഞാലോ അതിനെ പ്രാപിച്ചിട്ട് പിന്നെ എന്താണ് തസ്വരൂപം, ആ കാര്യബ്രഹ്മത്തിന്റെ സ്വരൂപമായ നിർഗുണബ്രഹ്മത്തെ ജ്ഞാത്വം അറിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ജ്ഞാനം ഉണ്ടാവും. അതുവരെ ഉപാസനയാണ്, ഉപാസനയുടെ ഫലമായ പ്രാപ്തിയാണ്. പക്ഷെ ബ്രഹ്മലോകത്തിൽ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവും. അതുകൊണ്ടിവിടെ പറയുന്നു, തസ്വരൂപം നിർഗുണം ജ്ഞാത്വ മുച്ചന്തേ, അങ്ങനെ മുക്തനാകുന്നു. ഉപാസകന്റെ മുക്തി അങ്ങനെയാണ്. അതുകൊണ്ടിവിടെ പറഞ്ഞു, ഏതത് അമൃതം അഭയം, ഏതത് പരായണം, സർവാശ്രയമായിരിക്കുന്ന അതാണ്. ഏതസ്മാൻ ന പുനരാവർത്തന്തേ, അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരുന്നില്ല. ബ്രഹ്മലോകത്ത് നിന്ന് തിരിച്ചു വരാത്തതിന് കാരണം അവിടെ ജ്ഞാനം ഉണ്ടാകുന്നു. ഇത് ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു. ഇക്കാര്യം തന്നെ സ്മൃതവും ഗീതയിലും പറയുന്നുണ്ട്. അഗ്നി ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം തത്തപ്രയാദ ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിത്തോ ജനാഹ. ഉത്തരായണ മാർഗത്തിൽ ഇവിടെ പോകുന്നവര് അവിടെ എത്തിച്ചേരുന്നു. അവിടെ ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ തിരിച്ചു പോരും. ജ്ഞാനം ഉണ്ടായാലും മുക്തരാകും. കൊണ്ടവർ പറയും, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിച്ചു വരുന്നില്ല. എന്നെ പുനരാവർത്തത്തെ അർജുന, മാം ഉപേത്യതു കൗന്ദേയ. എന്നുവെച്ചാൽ അവിടെ ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചു വരും. ഇക്കാര്യം പറയുന്നുണ്ട് ഇവിടെ. ഇത് കാണിച്ചത് അങ്ങനെ അഗ്നിജ്യോതിര ശുക്ല എന്ന് പറയുന്ന ഒരു ഉത്തരായണ മാർഗം, അതിനെക്കുറിച്ച് ഗതിയെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുകയാണ്. അവിടെ പോയി തിരിച്ചു വരുന്നു ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു മാർഗം സ്മൃതിയിലും പറയുന്നുണ്ട്. ഇതിന് വേറെ പ്രമാണമൊന്നുമില്ല, വേറെ അനുഭവമോ ഒന്നുമില്ല. ഒരാളിങ്ങനെ ഉപാസിക്കുക, ശ്രുതി പറയുന്നു അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാർഗത്തിലൂടെ ബ്രഹ്മലോകത്ത് എത്തിച്ചേരാം. പിന്നെ മറ്റുറപ്പുകളൊന്നുമില്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാനുള്ള വേറെ വഴികളൊന്നുമില്ല. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നു, ഒരു അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നു. അതും ഇതിന്റെ ഫലം എന്താണ്? ജീവിച്ചിരിക്കുന്നു ഇല്ല. ജ്ഞാനഫലം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുകയാണ്. ഉപാസനയുടെ ഫലം അങ്ങനെയല്ല, മരണശേഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് അധ ഉത്തരേണ, മരണശേഷം പോവാം. ഇപ്പൊ മരണശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തെ എന്താണെന്ന് ആർക്കും അറിയില്ല. അത്തരം കാര്യങ്ങളിൽ കേവലം ശ്രുതിയിലുള്ള ശ്രദ്ധ, ആ ശ്രദ്ധ കൊണ്ട് അങ്ങനെ അനുഷ്ഠിക്കുന്നു. തത്വജ്ഞാനം അങ്ങനെയല്ല, അത് സ്വാനുഭവമാണ്. ആരാണോ തത്വത്തെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്ന സർവരുടെ അനുഭവമാണ്. അതേതെങ്കിലും ഒരു വ്യക്തിയുടെ അനുഭവമുണ്ട്. അത് എന്റെ ഒരു അനുഭവമാണ്, എന്നിന്റെ അനുഭവം അല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകാത്മ പ്രസിദ്ധേ പറയുന്നു. പ്രത്യേകാത്മ സർവർക്കും പ്രസിദ്ധമായിരിക്കുന്നു വെച്ചാൽ സർവരുടെയും അനുഭവമായിരിക്കുന്നു. ഇതങ്ങനെയല്ല, ഇതാർക്കും അനുഭവമുള്ള കാര്യമില്ല. ഉത്തരായണ മാർഗം, ദക്ഷിണായന മാർഗം എന്ന് പറയുന്നു. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ആർക്കും ഇതിന്റെ അനുഭവമില്ല. കാരണം ഇത് സംഭവിക്കണമെങ്കിൽ മരിക്കണം. മരിച്ചതിന് ശേഷമേ ഈ വഴിക്ക് ഈ വഴിയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. അതുവരെ ശ്രുതിയിൽ നിന്ന് കേൾക്കാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അജ്ഞാനം ഉണ്ടാകാം ഒരാൾക്ക്, പക്ഷെ വിഷയം അവിടെ പരോക്ഷമായിരിക്കും. തത്വജ്ഞാനത്തിൽ അങ്ങനെയല്ല, അത് വിഷയം അപരോക്ഷമാണ്, സ്വരൂപമാണ്. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഇവിടെ എന്താണ് രഹസ്യവിജ്ഞാനം എന്ന് പറയുന്നത്. ശ്രുത രഹസ്യവിജ്ഞാനസ്യ, ഇതിനാണ് രഹസ്യവിജ്ഞാനമെന്ന്. കാരണം ഇത് മരിച്ചേ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് രഹസ്യമാണ്. വേദത്തിൽ പറയുന്നു, വേദത്തിൽ ശ്രദ്ധയുള്ളവൻ അതിനെ സ്വീകരിച്ചിട്ട് അത്തരത്തിൽ ഉപാസിക്കും. ഋഷിമാർക്കോ ആർക്കായാലും മരിച്ചു കഴിഞ്ഞ വഴിക്ക് പോകാൻ പറ്റും. പിന്നെ ഇതെങ്ങനെ ഇത് പുറത്തു വന്നു രഹസ്യമാണെങ്കിൽ മരിച്ചതിന് ശേഷമേ അറിയാൻ പറ്റുന്നു. അവിടെയാണ് പറയുന്നത് ഈശ്വരപ്രോക്തം. രഹസ്യമായിരിക്കുന്നത് കൊണ്ട് അത് ഈ ഋഷിക്ക് വെളിപ്പെട്ടു. എങ്ങനെ വെളിപ്പെട്ടു? ഈശ്വരം വെളിപ്പെടുത്തി. ഈശ്വരൻ സർവജ്ഞനാണ്. സർവജ്ഞനായ ഈശ്വരന് അറിയാൻ വയ്യാത്തതൊന്നും. അപ്പൊ സർവജ്ഞനായ ഈശ്വരൻ ഋഷിക്ക് വെളിപ്പെടുത്തി. ഋഷി അത് മന്ത്രരൂപത്തിൽ വെളിപ്പെടുത്തി. അതിൽ ശ്രദ്ധയുള്ളവരത് അനുഷ്ഠിക്കും. അതുകൊണ്ട് ഇത് എന്നെ പറയാം രഹസ്യവിദ്യ, നിഗൂഢമായ വിദ്യ, ആത്മബോധമല്ല. ലോകത്തിൽ നിഗൂഢമായ വിദ്യകൾ പലതും ഉണ്ട്. ആത്മബോധം ഒഴികെ അത് നിഗൂഢമായ വിദ്യ. അതിനെ ചിലടത്ത് രഹസ്യം എന്ന് പറയും. സൂക്ഷ്മമായതുകൊണ്ട് അതിന് പ്രാകൃത ബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിന് പല കാരണങ്ങളും പറയും. പക്ഷെ ഇതങ്ങനെ തന്നെ, ഇത് രഹസ്യം തന്നെയാണ്. ഇനി അവിടെ പോയിട്ട് തിരിച്ചു വന്നാൽ ഒരുപക്ഷെ ഒരാൾക്കറിയാൻ പറ്റുമായിരിക്കും. ബ്രഹ്മലോകം വരെ പോയി, പക്ഷെ അവിടെ പോയിട്ട് ജ്ഞാനം ഉണ്ടായില്ല, തിരിച്ചു വന്നെങ്കിൽ പറയാൻ പറ്റുമായിരിക്കും ഞാനിത് ആ പോയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് ഓർമ്മിക്കണമെന്നില്ല, പൂർവ്വജന്മത്തെ ഓർക്കാത്ത പോലെ. എന്തായാലും ഇവിടെയാണ് വേദത്തെ ഈ ഭാഗങ്ങളിലാണ് രഹസ്യം. ഇതിനെ ഇങ്ങനെ ഉപാസനയുടെ ഫലങ്ങളെ കുറിച്ച് പറയുന്നിടത്ത്, കർമ്മഫലങ്ങളെ കുറിച്ച് പറയുന്നിടത്ത്, അവിടേക്കാണ് വേദത്തിൽ രഹസ്യമുള്ളത്. ആത്മജ്ഞാനത്തെ കുറിച്ച് പറയുന്നിടത്ത് ഒരു രഹസ്യമില്ല. സൈവൈഹ അക്ഷിപുരുഷ വിദോ അഭിധീയമാന ദൃശ്യന്തേ. ഈ പറയുന്ന ഈ ഗതിയെക്കുറിച്ചാണ് ഇവിടെ സത്യകാമൻ ഉപഘോഷന് ഉപദേശിച്ചു കൊടുക്കുന്നു. അക്ഷിപുരുഷ ഇത് അക്ഷിപുരുഷനെ ഉപാസിക്കുന്നവനും ഈ ഗതിയാണ് ഉപദേശിക്കുന്നത്. അബ്ധീയമാന ദൃശ്യത്തെ സ്മൃതിയും പറയുന്നുണ്ട്. ബ്രഹ്മണ സഹത്തെ സർവേ സംപ്രാപ്തേ പ്രതിസഞ്ചരേ പരസ്യാന്തി കൃതാത്മാന പ്രവിശന്തി പരംപദം. അവിടെ ചെന്നുകൂടിയവരെല്ലാവരും, അവിടെ ആരൊക്കെയാണോ പ്രളയാന്തം വരെ ഇരിക്കുന്നവർ, ചില ചിലപ്പോൾ അതിനു മുമ്പ് തിരിച്ചുപോരും, അതുവരെ ഇരിക്കുന്നവരെല്ലാവരും ബ്രഹ്മണ സഹത്തെ സർവേ ആ ഹിരണ്യഗർഭനോടൊപ്പം കൽപ്പാന്തത്തിൽ സൃഷ്ടി അവസാനിക്കുന്നു. സംപ്രാപ്തേ പ്രതിസഞ്ചരേ പ്രതിസഞ്ചരം മഹാപ്രളയം എത്തിച്ചേരുമ്പോൾ പരസ്യ അന്തേ. അപ്പോൾ എന്തായി? ആ ഹിരണ്യഗർഭൻ ആണ് പരൻ. ഹിരണ്യഗർഭന്റെയും മരണമായി. ഹിരണ്യഗർഭന്റെയും ഡ്യൂട്ടി തീർന്നു. കൃതാത്മാന അവിടെ ചെന്നിട്ടുള്ളതിൽ കൃതാത്മാക്കൾ പുണ്യവാന്മാർ മുക്തിക്ക് യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുന്നു? പദം പരംപദം പ്രതിസന്ധി മുക്തരായിത്തീരുന്നു ആണ് പറഞ്ഞ ന പുനരാവർത്തന്തേ. ഇതിൽ പറഞ്ഞിട്ട് ആ ബ്രഹ്മഭുവനാൻ പോക പുനരാവർത്തനോർജുന മാം ഉപേത്യത് കൗന്ദേയ പുനർജന്മന വിദ്യ. ഇത് രണ്ടും പരസ്പര വിരോധമല്ല. അവിടെ ചെന്നിട്ട് പെട്ടെന്നിങ്ങി പോന്നു കഴിഞ്ഞാൽ മുക്തി കിട്ടത്തില്ല, അവിടെ തന്നെ ഇരിക്കണം കൽപ്പാന്തം വരെ. എന്നല്ല, സ്മൃതിയിലും ശ്രുതിയിലുമെല്ലാം ഈ രഹസ്യവിദ്യയെക്കുറിച്ചോ അതിന്റെ ഫലത്തെക്കുറിച്ചോ എല്ലാം പറയുന്നുണ്ട്. അഥ യതു ചെയ്യുക അസ്മിൻ സമയം കുറുവന്തി നർച്ചം ഏവ അഭിസംഭവന്തി ഇതുവക്രമ്യ ആദിത്യ ചന്ദ്രമസൻ ചന്ദ്രമസോ വിദ്യുതം തത്പുരുഷോ അമാനവ സ ഏനാൻ ബ്രഹ്മഗമേതി യേഷ ദേവപഥോ ബ്രഹ്മപഥ ഏതേന പ്രതിപദ്യമാന ഇമം മാനവം ആവർത്തം ആവർത്തന്തേ. അഥ യതു ചെയ്യുക ചെയ്യുക അസ്മിൻ ശവ്യം കുറുവന്തി. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഉപാസകൻ, ഉപാസകൻ എന്ന് പറയുമ്പോൾ വേദം അധ്യയനം ചെയ്തു വിധിപ്രകാരം ധർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചു, അതും വിധിയനുസരിച്ച് വേദത്തിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം ഉപാസനകൾ, പല ഉപാസനയും പറയുന്നുണ്ട്. അങ്ങനെ ഉപാസനകളെല്ലാം ചെയ്തു, എന്നിട്ട് കാലം എത്തി മരിക്കുന്നു, മരിക്കേണ്ട സമയത്തി മരിക്കുന്നു. അങ്ങനെ മരിക്കുന്നവനെ അസ്മിൻ ശവ്യം കുറുവന്തി വിധിജന. അപ്പൊ അവന്റെ ശവസംസ്കാരം വിധിപ്രകാരം ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്നർത്ഥം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇല്ല. സാധാരണഗതിയിൽ ഇത്തരം ഉപാസന ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ച് സാറിന് അന്ത്യേഷ്ടി കർമ്മമൊക്കെ വിധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മരണസമയത്ത് ചില കർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇന്ന രീതിയിലൊക്കെ അവരെ ശവസംസ്കാര ശവ്യം കർമ്മ, ശവത്തെ സംബന്ധിക്കുന്ന കർമ്മങ്ങൾ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാഹ്യമായ സംസ്കാരം, അത് ആ ജീവന്റെ യാത്രയെ സഹായിക്കും എന്ന് കരുതണം. സ്മൃതികളിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ സാധാരണ അജ്ഞനായ മനുഷ്യനെ സംബന്ധിച്ചാണ്. ഉപാസകനെ സംബന്ധിച്ച് അതൊന്നും വിഷയമുണ്ട്. മറ്റുള്ളവരയാളുടെ സംസ്കാര കർമ്മങ്ങളെല്ലാം വിധിയനുസരിച്ച് ചെയ്യുന്നോ ഇല്ലയോ അതൊന്നുമില്ല. അതാണ് അസ്മിൻ ശവ്യം കുറുവന്തി യതിജന, ചെയ്താലും ചെയ്തില്ലെങ്കിൽ. എന്റെ ഉപാസന ശരിയാണോ? അർച്ചിഷമേവ അഭിസംഭവന്തി, അവൻ അർച്ചിരാദി മാർഗത്തിലൂടെ നേരെ ഉത്തരായണ മാർഗത്തിലൂടെ അവൻ ബ്രഹ്മലോകത്തിൽ തന്നെ എത്തിച്ചേർക്കും. എന്തുകൊണ്ട്? അവന്റെ ഉപാസനയുടെ ബലം കൊണ്ട്. ബാക്കിയുള്ളവർ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലം കൊണ്ടെല്ലാം പോകുന്നു. അവനെ എങ്ങനെ ദഹിപ്പിക്കുന്നു, അവനെ എങ്ങനെ കുഴിച്ചു വയ്ക്കുന്നു, അതനുസരിച്ചല്ല. ഉപാസകനാണെങ്കിൽ, ഉപാസകനല്ലാത്തവനെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊക്കെ ആവശ്യമായി വരാം. മരണകാര്യം, മരണശേഷമുള്ള കാര്യങ്ങളാണ് ആർക്കും അതിലോ ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതൊക്കെ മനുഷ്യന്റെ വിശ്വാസം ആശ്രയിച്ചിരിക്കുകയാണ്. മരിച്ചതിന് ശേഷം പല കർമ്മങ്ങളും ചെയ്യുമല്ലോ, ഓരോരുത്തരുടെ വിശ്വാസം. അതിനപ്പുറം അതിലൊന്നും ആർക്കും ഇതിനെക്കുറിച്ച് ഒരു പിടിപാടുമില്ല. എങ്ങോട്ടാ പോകുന്നത്, എന്താ സംഭവിക്കുന്നത്, പിന്നെ ശേഷിക്കുന്നുണ്ടോ? ആ ശ്രുതിയിൽ ശ്രദ്ധയുണ്ടെങ്കിൽ ശരി, അത് സ്വീകരിക്കും. ശ്രദ്ധയില്ലാത്തവർ അതും സ്വീകരിക്കാൻ വയ്യ. പക്ഷെ ഇവിടെ പറയുന്നു, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അന്ത്യേഷ്ടി കർമ്മമൊക്കെ ശരിയായി ചെയ്താലും ശരി, ചെയ്തില്ലെങ്കിലും ശരി, അർച്ചേഷം ഏവ അഭിസംഭവന്തി, അതായത് ജീവന്റെ ഗതിയെ നിശ്ചയിക്കുന്നത് അവന്റെ കർമ്മ ഉപാസനയുമാണ്. മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മ ഉപാസനയാണ്. ഞാൻ മരിച്ചതിന് ശേഷം ബാക്കിയുള്ളവർ ചെയ്യുന്നതിലല്ല. പിന്നെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പ്രമാണങ്ങളില്ലാത്തതുകൊണ്ട് അതിനെല്ലാം പൊതുവെ അന്ധവിശ്വാസങ്ങൾ എന്നേ പറയാൻ പറ്റും. പിന്നെ ഓരോ ആചാരങ്ങൾ, കീഴ്വഴക്കം, ഓരോ കീഴ്വഴക്കങ്ങളനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നു. മരിക്കുമ്പോൾ ഓരോ മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പുണ്ടോ? ആർക്കും ഒരു ഉറപ്പില്ല. വിശ്വാസമുണ്ടോ? ചെയ്യാം. വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു മൂഢതയാണ്. പരമാർത്ഥത്തിൽ അതങ്ങനെയാണ്. നമുക്ക് അറിവില്ലാതെ വരുന്നിടത്ത് വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു ആർക്കും അറിയില്ല. അപ്പം നമുക്ക് ചില വിശ്വാസങ്ങൾ, നമ്മൾ എന്തിനു വേണ്ടിയാണ്? അതൊരാശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ ഒരാശ്വാസമുണ്ട്. അതുകൊണ്ടാണ് സ്വാമിമാർ മരിച്ചു കഴിഞ്ഞാൽ ചിലർ ഉപ്പും പഞ്ചസാരയും കിട്ടും സൂക്ഷിച്ചു വയ്ക്കും, കുഴിച്ചു വയ്ക്കും. ഒരു വിശ്വാസം പറയുന്നു. ശരിയായ ഉപാസകനാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ചെയ്തില്ലെങ്കിലും ശരി, ആള് ബ്രഹ്മലോകത്തിലെത്തിച്ചേരും. ഇനി ഉപാസനയൊന്നും ഇല്ലാത്തവനാണെങ്കിൽ ശവത്തെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ട് എന്താ പ്രയോജനം? വിശേഷിച്ച ഒരു പ്രയോജനവും കാണുന്നില്ല. ബ്രഹ്മജ്ഞാനികളെന്ന് പറയുന്നവർക്ക് ഒരു ആൾക്കാർ ശവത്തെ പൊതിഞ്ഞു വെച്ച് കുഴിച്ചു വെച്ചിട്ട് പിന്നെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ആചാരങ്ങൾ എന്നെ പറയാൻ പറ്റും. അതും പലതും പ്രാകൃത മനുഷ്യർ ചെയ്തിരുന്ന ആചാരങ്ങളാണ്. മനുഷ്യന് ഇഷ്ടമുള്ളവരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഉപേക്ഷിക്കാൻ മനസ്സില്ല. അത്ര ഇഷ്ടമുള്ളവരെന്ത് ചെയ്യും? അവരിങ്ങനെ ശരീരം കേടാകാത്ത രീതിയിൽ പൊതിഞ്ഞ് കുഴിച്ച് വയ്ക്കും. അവരിഷ്ടം, അവരോടുള്ള ഇഷ്ടം കാണിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ചിലർ പറയുന്ന ചില യോഗികൾ അവർക്ക് ചില പ്രത്യേക യോഗ ശക്തികളൊക്കെ വരുമ്പോൾ അവരുടെ ശരീരം അങ്ങനെ വെച്ചിരുന്നാലത് വളരെ കാലം ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം എന്നുള്ളത് വേറെ പ്രശ്നം. എന്നാലും ഇവിടെ പറയുന്ന ഇതാണ്, ഒരുവന്റെ ഉപാസന ശരിയാണെങ്കിൽ അവന്റെ ശവകർമ്മ സംസ്കാര കർമ്മങ്ങളൊന്നും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, കുഴിച്ചു വെച്ചാലും കൊള്ളാം, കത്തിച്ചാലും കൊള്ളാം, എന്തായാലും ശരി. വേദം പറയുന്നതാണ്, അവൻ അവന്റെ ഉപാസനയുടെ ഫലമായി അവിടെ എത്തിച്ചേരും. അങ്ങനെ പറയാൻ കാരണം എന്താണ്? വേദത്തിൽ അന്ത്യേഷ്ടി കർമ്മത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സ്മൃതികൾ വിശദീകരിച്ച് പറയുന്നു, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ദിവക്രമ്യം തുടങ്ങിയിട്ട് ഇനി ആ മാർഗത്തെ കുറിച്ച് പറയുന്നു. ആദിത്യ ചന്ദ്രമസം ചന്ദ്രമസോ വിദ്യുതം തത്പുരുഷോ അമാനവ സ ഏനാൻ ബ്രഹ്മഗമേതി. ഉപാസക മൃതേ സതി യതി പുത്രാദേഹ. ഉപാസകൻ മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാര് ശവ്യം ശവസംസ്കാരാധികം കുറുവന്തി എത്തിച്ചേന കുറുവന്തി. ശവസംസ്കാരവും മറ്റും ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം. വേദാവി ഉപാസ്തി മഹിമ്ന. ഉപാസനയുടെ മഹത്വം കൊണ്ട് അർച്ചരാദി ദേവാൻ ക്രമേണ ഗച്ഛത്. അവൻ അർച്ചരാദി ദേവന്മാരെ പ്രാപിക്കുന്നു എന്നാണ് ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മള് മൃതശരീരത്തെ വെച്ചിട്ട് നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ അയാൾക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിക്കും. കാര്യമൊന്നുമില്ല, നമ്മുടെ സമാധാനത്തിന് അതൊക്കെ ചെയ്യാം. അവന്റെ കർമ്മം അനുസരിച്ചായിരിക്കും അവന്റെ ഗതി എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സമാധാനം വേണമല്ലോ, അതിനുവേണ്ടി നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുകൊണ്ടുള്ള പ്രയോജനം ജീവിച്ചിരിക്കുന്നവനാണ്, അവർ സമാധാനം വരും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുള്ളൂ. മരിച്ചവനെ സംബന്ധിച്ച് അവന്റെ കർമ്മമേ ഉള്ളൂ. അങ്ങനെ മരണശേഷത്തെ അല്ലെങ്കിൽ പുനർജന്മത്തെയൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് അർച്ചിഷം അഗ്നി, അഗ്നി ദേവതയെ അവൻ പ്രാപിക്കുന്നു. തത്വ അഹ അഹസ് പകല്, അതിനഭിമാനിയായ ദേവതയെ. പിന്നെ ശുക്ലപക്ഷ അഭിമാനിയായ ദേവതയെ. പിന്നെ ഉത്തരായണ കാല അഭിമാനിയായിട്ട് ദേവതയെ. പിന്നെ സംവത്സര അഭിമാനിയായ ദേവതയെ. അവിടെ നിന്ന് ദേവലോകത്തെ പ്രാപിക്കുന്നു, വായുലോകത്തെ പ്രാപിക്കുന്നു, അവിടെ നിന്ന് ആദിത്യത്തെ പ്രാപിക്കുന്നു, ചന്ദ്രനെ പ്രാപിക്കുന്നു, വിദ്യുത് ലോകത്തെ പ്രാപിക്കുന്നു. അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വിദ്യല്ലോകേ സ്ഥിത ഉപാസക ആ മാനവ പുരുഷോ ബ്രഹ്മലോകാദാഗത്യ. അങ്ങനെയുള്ള ഒരു പുരുഷനെ ബ്രഹ്മലോകത്തിൽ നിന്നും ഒരാൾ വരും അവിടെ സ്വീകരിക്കാൻ എന്ന് പറയുന്നു. ഉപാസകൻ അവിടെ എത്തിച്ചേരുമ്പോൾ, വിദ്യല്ലോകം അവിടെ എത്തിച്ചേരുമ്പോൾ അമാനവ പുരുഷ, അത് മനുഷ്യനല്ല ദേവനാണ്. ഒരു ദേവൻ അവിടെ നിന്ന് വന്നു ബ്രഹ്മലോകാദാഗത്യ കാര്യം ബ്രഹ്മലോകം പ്രാപ്യതി, ബ്രഹ്മലോകത്തിലേക്ക് ഹിരണ്യഗർഭന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതിനെ ദേവപഥം എന്ന് പറയുന്നു, ഇതിനെ ബ്രഹ്മപഥം എന്ന് പറയുന്നു. കാരണം ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇതും ശ്രുതിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക. വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവർ, അല്ലാത്തവർ വേണ്ട. ഉപാസകന് പിന്നീട് തിരിച്ചു വരുന്നില്ല. അതാണ് ഗമയത്തി ഏഷ ദേവപഥ. ദേവന്മാർ മാർഗദർശികളാണ്, ദേവന്മാരുടെ സഹായത്തോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിനെ ദേവപഥം എന്ന് പറയുന്നു. ബ്രഹ്മപഥ, ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. അതുകൊണ്ട് ഇതിനെ ബ്രഹ്മപഥം എന്ന് പറയുന്നു. ഏതേന പ്രതിപദ്യമാന, ഈ വഴിക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇമം മാനവം ആവർത്തം, ഇത് മനുവിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ സൃഷ്ടിയിലേക്ക് ആവർത്തന്തെ വീണ്ടും തിരിച്ചു വരുന്നില്ല. എങ്ങനെയാണോ മറ്റും മരിക്കുന്നവരെല്ലാം വീണ്ടും തിരിച്ചു വരുന്നത്, വേദപ്രമാണമനുസരിച്ച് മരിക്കുന്നവരെല്ലാം തിരിച്ചു വരുന്നുണ്ട്, പക്ഷെ അവൻ തിരിച്ചു വരുന്നില്ല. ഇതി തദിഹ ബ്രഹ്മവിദ്വിഷയ പ്രസിദ്ധയ ഗത്യ അക്ഷിസ്ഥാനസ്യ ബ്രഹ്മത്വം നിശ്ചയത. ഇങ്ങനെ ബ്രഹ്മോപാസകൻ പ്രാപിക്കുന്നതായ, അവന് പോകേണ്ടതായ ഗതി അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ടും അക്ഷിസ്ഥാനസ്യ ബ്രഹ്മത്വം, അക്ഷിപുരുഷൻ ബ്രഹ്മമാണ്. കാരണം ബ്രഹ്മത്തെ പ്രാപിക്കേണ്ട ഗതിയെ തുടർന്ന് പറയുന്നുണ്ട്. അക്ഷിപുരുഷനായി നിർദ്ദേശിക്കുന്നത് ബ്രഹ്മത്തെയാണ്. എന്തുകൊണ്ട്? ആ ബ്രഹ്മത്തെ അങ്ങനെ ഉപാസിക്കുന്നവനാണ് അവിടെ എത്തിച്ചേരുന്നത് എന്നർത്ഥം. അതുകൊണ്ടും അക്ഷിപുരുഷൻ ബ്രഹ്മമാണ്. ഉപാസനയുടെ മാർഗത്തെക്കുറിച്ചും ഫലത്തെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ പറഞ്ഞു. അടുത്ത് അനവസ്ഥിതേഹേ അസംഭവാസ്യന ഇതരഹ യത് പുനരുക്തം ഛായാത്മാ വിജ്ഞാനാത്മാ ദേവതാത്മാവാസ്യാദക്ഷിസ്ഥാന. ഇവിടെ എന്താണ് ബ്രഹ്മോപാസന, എന്താണ് അതിന്റെ മാർഗം, എന്താണ് അതിന്റെ ഫലം, അതൊക്കെ വ്യക്തമാക്കാൻ വേണ്ടി മറ്റുള്ളതിനെ നിരാകരിക്കുകയാണ്. ഛായാത്മാവല്ല, വിജ്ഞാനാത്മാവല്ല, ദേവതാത്മാവല്ല എന്നും അത്ര ഉച്ചതേ എന്ന ഛായാത്മാ ഇതിരിഹ ഇതര ഇഹഗ്രഹണമർഹതി. ഇവിടെ എന്താണ് കണ്ണിലെ നെഴലിനെല്ലാം ഉപയോഗിക്കേണ്ടത്? കസ്മാദ് അനവസ്ഥിതി, എന്താണ് അനവസ്ഥിതി? എന്നാ താവത് ഛായാത്മന ചക്ഷുഷി നിത്യം അവസ്ഥാന സംഭവതി. ഈ ശ്രുതിയിൽ ഈ ഛായാത്മാ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അക്ഷിപുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇന്ന് ചെയ്യുന്നവർ പലരും ഉണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്ത് ചെയ്താലും എന്തെങ്കിലും ഫലം ഉണ്ടാവും, അതൊരു വിശേഷതയാണ്. ശരിയായ ഫലം ഉണ്ടാകത്തില്ലെന്നേ ഉള്ളൂ. ഉപാസനയെന്നോ ധ്യാനമെന്നോ പറഞ്ഞ് എന്തെങ്കിലും തലതിരിഞ്ഞ് എന്തെങ്കിലും ആര് കാണിച്ചാലും ശരി, അതിനൊരു എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും. ശ്രുതി പറയുന്നത് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം എന്നാണ്. അതുണ്ടാവത്തില്ല, കാരണം എന്ത് ചെയ്താലും എന്തെങ്കിലും ഫലം ഉണ്ടാകും. അതുകൊണ്ടല്ലേ പറയുന്നു, ധ്യാനിക്കുന്നവരെല്ലാം പറയും എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി, ഇന്ന അനുഭവം ഉണ്ടായി. ശരിയാണ്, മനസ്സ് ഏകാഗ്രപ്പെടുത്തി കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് എന്തെങ്കിലും വിശേഷതകൾ അനുഭവിക്കാൻ പറ്റും. അതിന് ഇന്ന ശ്രുതി വേണമെന്നോ സ്മൃതി വേണമെന്നോ ആചാര്യം വേണമെന്നോ ഒന്നുമില്ല. ഏതെങ്കിലും വഴിക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് ഇവിടെ പറയുന്ന അക്ഷിപുരുഷൻ എന്താണെന്നുള്ളതൊന്നും ശരിക്കും മനസ്സിലാക്കാതെ, പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അക്ഷിപുരുഷൻ. ഇത് കേട്ടിട്ട് കണ്ണിൽ നോക്കിയിരുന്ന് ധ്യാനിക്കുന്നവരുണ്ട്. വലിയ പ്രചാരമുണ്ട് അതിനൊക്കെ. അവർ പറയുന്നു കണ്ണിൽ നോക്കിയിരുന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അനുഭവം ഉണ്ടാവുമെന്നാണ്. ശരിയാണ്, എന്ത് ചെയ്താലും അനുഭവം ഉണ്ടാകും. കണ്ണിൽ നോക്കിയിരുന്നാലും ശരി, ധ്യാനമാണല്ലോ നടക്കുന്നു, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോ എന്തിനാ അങ്ങനെ കണ്ണിൽ നോക്കിയിരുന്ന് ധ്യാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നു അക്ഷിപുരുഷൻ. അവിടെ കണ്ണിന് നോക്കി അക്ഷി പുരുഷനെ കാണും, എന്നിട്ട് പരസ്പരം കണ്ണിന് നോക്കിയിരുന്ന് ധ്യാനിക്കും. അപ്പൊ അത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും, അങ്ങനെ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഫലമുണ്ടല്ലോ. ഫലമുണ്ടെങ്കിൽ ശരിയാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അക്ഷിപുരുഷനം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നത് കണ്ണിൽ നോക്കിയിരുന്ന് ധ്യാനിക്കാനല്ല. അത് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അബദ്ധമാണ്, മണ്ടത്തരമാണ്. എന്തെല്ലാം ആധ്യാത്മിക സമ്പ്രദായങ്ങളും മാർഗങ്ങളും, ഒന്നും നമുക്ക് അബദ്ധമെന്നോ മണ്ടത്തരമെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അത് ശ്രുതി പ്രമാണത്തോടു കൂടിയതല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അബദ്ധം. ശ്രുതി അതിൽ അതൊന്നുമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിവിടെ വ്യക്തമായി പറയുന്നു. ഛായാത്മാതിരി ഇതരഹ ഗ്രഹണമർഹതി, അവിടെ കണ്ണിലെ നിഴലിൽ നിന്ന് ധ്യാനിക്കാനല്ല പറഞ്ഞിരിക്കുന്നു. കസ്മാത് അനവസ്ഥിതേഹി ന താവത് ഛായാത്മന ചക്ഷുഷി നിത്യം അവസ്ഥാന സംഭവം. കണ്ണിലെ പുരുഷനെയാണ് ഇവിടെ പറയുന്നതെങ്കിൽ ആ നിഴൽ അതെപ്പോഴും അവിടെ ഇരിക്കുന്നില്ലല്ലോ. നിഴൽ നിത്യം അവസ്ഥ, എപ്പോഴും അതവിടെ കാണും. ആരെങ്കിലും മുമ്പ് ചെന്ന് നിന്നാലേ കാണത്തുള്ളൂ. യഥൈവൈ കശ്ചിത് പുരുഷ ചക്ഷുരാസീതതി തഥാ ചക്ഷുഷി പുരുഷായ ദൃശ്യതി. അതുകൊണ്ടാണ് കണ്ണിൽ ധ്യാനിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി ധ്യാനിക്കുന്നത്. കാരണം അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കണ്ണിൽ ഒരാളെ കാണാം പ്രതിബിംബം, അല്ലെങ്കിലില്ല. തന്റെ കണ്ണിൽ എപ്പോഴും ഒരു ഛായയില്ല. യഥൈവൈ കശ്ചിത് പുരുഷ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ചക്ഷുരാസീതതി കണ്ണിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ തഥാ ചക്ഷുഷി പുരുഷഛായ ദൃശ്യത. അപ്പൊ കണ്ണിന്റെ പുരുഷന്റെ നിഴലിനെ കാണാം, മനുഷ്യന്റെ നിഴല് കാണാം. അപഗതേ തസ്മിൻ അദൃശ്യത, അയാൾ മാറിക്കഴിഞ്ഞാൽ അവിടെ നിഴലൊന്നുമില്ല. അപ്പൊ ആ കാണുന്ന നിഴലിനെയാണോ ധ്യാനിക്കേണ്ടത്? അതാണോ പുരുഷൻ? അല്ല. പക്ഷെ അങ്ങനെ ആണെന്ന് കരുതി ധ്യാനിക്കുന്നു. അത് വൈദികമല്ല. അത് ഓരോരുത്തർ സങ്കല്പിച്ചെടുക്കുന്നതാണ്. അവർക്ക് കുറച്ച് വേദത്തെക്കുറിച്ചും അവിടുന്ന് ഇവിടുന്ന് കല്പസ്വല്പം ജ്ഞാനം കാണും. പിന്നെ വ്യക്തികൾക്ക് വ്യക്തിനിഷ്ഠമായ ചില അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഉണ്ടാകും. കാരണം മനസ്സ് വളരെ നിഗൂഢമാണ്. മനസ്സിലെ പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിനെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ചെറിയ ചെറിയ സമ്പ്രദായങ്ങളുണ്ടാക്കും. അത് മറ്റുള്ളവർക്ക് ഉപദേശിക്കും. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചില അനുഭവങ്ങളുണ്ടാവും. അതൊന്നും വേദ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അക്ഷപുരുഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണിലെ നിഴലിനെ ധ്യാനിക്കാനല്ല പറയുന്നതെന്നാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളും തനിക്കുണ്ടാകുന്ന ചില വെളിപാടുകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അല്ല ഭാഷ്യകാരം പറയുന്നു. ഭാഷ്യകാരൻ ഒരിക്കലും തന്റെ വെളിപാടുകൾ ഇവിടെ സ്വീകരിച്ചിട്ടില്ല. പലപ്പോഴും നമ്മളത് പറയുന്നു. വേദത്തിലെന്ത് പറയുന്നു അതിനെ എടുക്കുന്നു. അതനുസരിച്ചാണ് ഉപാസനയെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കുക. ഇത് വെളിപാട് മതമല്ല. വേദം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന്നതാണോ, അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അതിനെന്തെങ്കിലും മാറ്റാനോ ഒന്നും തയ്യാറല്ല. പിന്നെ അത് ശരിയോ തെറ്റോ അത് വേദം മാത്രമേ ഉള്ളൂ. അതിന് പ്രമാണം അതിൽ തന്റെ ചില വെളിപാടുകളിലൂടെ അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിനംഗീകരിക്കുന്നില്ല. യേശോ അക്ഷിണി പുരുഷ ഇതിജ ശ്രുതി. അപ്പൊ ഈ ശ്രുതി സന്നിധാനാസ്തു ചക്ഷുഷി ദൃശ്യമാനം പുരുഷം ഉപാസ്യത്വേന ഉപദിശതി. ഒരാൾ മുമ്പ് വന്ന് നിൽക്കുമ്പോൾ കാണുന്ന ആ നിഴലിനെ ഉപാസിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ഉപാസനാകാലേ ഛായാകരം കിഞ്ചിത് പുരുഷം ചക്ഷുസ് സമീപേ സന്നിധാപ്യ ഉപാസ്യയുക്തം കൽപ്പിക്കുന്നു. അങ്ങനെ കൽപ്പിക്കേണ്ടി വരും, അത് ശരിയാകത്തില്ല. എന്താണ് തനിക്ക് ധ്യാനിക്കേണ്ടി വരുന്ന സമയത്ത് ഒരാളിനെ പിടിച്ച് തന്റെ മുമ്പ് കൊണ്ടു നിർത്തി അയാളുടെ കണ്ണിൽ നോക്കിയിട്ട് തന്റെ നിഴലിനെ ധ്യാനിക്കുക എന്ന് പറയേണ്ടി വരും. അവിടെ നിഴലാണ് ധേയമായ വസ്തുവെങ്കിൽ. പക്ഷെ അത് അല്ലല്ലോ ഇവിടെ പറയുന്നു. ഇവിടെ ഗുരുവിനോട് ഉപാസിക്കാൻ പറയണം, അവനോട് പറയുന്നില്ല നീ ഉപാസിക്കുമ്പോൾ അടുത്തയാളെ വിളിച്ച് മുമ്പേരുത്ത് എന്നിട്ട് അവന്റെ കണ്ണിൽ നോക്കും എന്നിട്ട് ഉപാസിക്കും. ഇത് പറയുന്നില്ല. നിഴലാണെങ്കിൽ അങ്ങനെ പറഞ്ഞനേ എന്നാണ്. ആണ് ഉപാസനാകാലെ ഛായാകരം ആ നിഴലിനെ ഉണ്ടാക്കുന്ന കഞ്ചിത് പുരുഷം ഒരു മനുഷ്യനെ ചക്ഷു സമീപേ കണ്ണിന്റെ മുമ്പിൽ സന്നിധാപ്യ നിർത്തിയിട്ട് ഉപാസ്ഥേ ഇതിനെ ചെയ്യുക്തം. അത് ശരിയായ കാര്യമല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ധ്യാനിക്കുന്നതിന് കൂട്ടില്ല. ഒരുത്തിന് ഒറ്റയ്ക്ക് ചെയ്യാമെന്നുള്ള ഒരേ ഒരു പണിയേ ഉള്ളൂ, ധ്യാനം. പറ്റുപണിക്കൊക്കെ കൂട്ട് വേണം, പലരും കൂടി ചേരുന്നതാണ്. ഇപ്പൊ പ്രാർത്ഥിക്കുന്നു, പത്ത് പേര് ഒരുമിച്ചിരുന്നത് നല്ലതാണ്. ധ്യാനത്തിനാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ധ്യാനിക്കുമ്പോൾ എന്താ തന്റെ കണ്ണ് തന്നെ അടയ്ക്കും, പിന്നെ ഇതിനെ വേറൊരാളുടെ സഹായം ഉണ്ട്, ആവശ്യമില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം അതേ ഉള്ളൂ. അതിന്റെ സ്ഥാനത്ത് വേറൊരാളിനെ വിളിച്ച് മുമ്പ് കൊണ്ടുവന്നിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കിട്ട് ധ്യാനിക്കുക എന്ന് പറയുന്നു. എന്ത് വിഡ്ഢിത്വം കാണിച്ചാലും, എന്ത് വിഡ്ഢിത്വം പറഞ്ഞു കൊടുത്താലും കേൾക്കാൻ ആളുണ്ട്, ചെയ്യാനും ആളുണ്ട്. അന്ധേന നിയമാന യഥ അന്ധാഹ. അന്ധൻ നയിക്കുന്ന വഴിയെ നയിക്കുന്ന അന്ധന്മാരെ ആണ് ലോകം എന്ന് പറയുന്നു. അസ്യൈവ ശരീരസ്യ നാശം അന്വേഷണ നശ്യതീ ശ്രുതി ഛായാത്മനോപ്പി അനവസ്ഥിതത്വം ദൃശ്യതി. ഛായയാണെങ്കിലോ ശരീരം നശിച്ചാൽ അത് നശിച്ചു. അതാണോ പരമാത്മാവ്? ഈ ശരീരം നശിച്ചാൽ നശിക്കുന്നതല്ലോ പരമാത്മാവെന്ന് പറയുന്നു. അതങ്ങനെ ഉപാസ്യമാവും. ആ ഒരു കാര്യം സമ്മതിക്കുന്നു. മറ്റൊരുവന്റെ കണ്ണിൽ നോക്കി അന്നേരം കാണും. പക്ഷെ അത് ഉപാസ്യമാണോ അല്ലയോ എന്നുള്ളതല്ല, അസംഭവാച്ച. മാത്രമല്ല എന്താണ് തസ്മിൻ അമൃതത്വാധീന ഗുണാനാഞ്ച ഛായാത്മനി പ്രതീതി. അമൃതത്വം അഭയത്വം ഇതെല്ലാം എങ്ങനെയാണ് നിഴലിൽ വരുന്നത്? നിഴലെന്തായാലും നിഴൽ തന്നെയാണ്, അതൊന്നും അതിൽ വരത്തില്ല. അത് പടത്തെ ഉപാസിക്കുന്ന പോലെയാണ്. ഈശ്വരന്റെ ഒരു പടം ഉണ്ടാക്കി വെച്ചിട്ട് ഉപാസിക്കുന്നു. ഈശ്വരൻ എന്ന് പറയുന്ന എന്താണ്? അമൃതത്വം അഭയത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയതാണ്. നാളെ കീറിപ്പോകുന്ന പടം അതിൽ അമൃതത്വം അഭയത്വം വരും, ഒന്നും വരത്തില്ല. പിന്നെ ശാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നു. അത് ഉപാസിക്കുന്നതിനൊരു മാധ്യമമായി നിർദ്ദേശിച്ചിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പ്രതിമയെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഛായാത്മ അത് ഉപാസിക്കാൻ പറയുന്നില്ല, അത് പരമാത്മാവാണെന്നും പറയുന്നില്ല. ഇത് ശ്രുതി ഛായാത്മനോപ്പി അനവസ്ഥിതത്വം ദൃശ്യ. ശ്രുതി ആ കാണുന്ന നിഴല് അത് സ്ഥായിയല്ല എന്ന് പറയുന്നത്. അത് അസംഭവാശ തസ്മിൻ അമൃതത്വാധീനാം ഗുണാനാം എന്ന ഛായാത്മനെ പ്രതീതി. അതിലൊരിക്കലും അമൃതത്വാദീശ്വരീയ ഗുണങ്ങളുമില്ല, തഥാ വിജ്ഞാനാത്മനോ. അതുകൊണ്ടെന്താണോ കണ്ണിന്റെ നിഴലിനെ അല്ല ഇവിടെ ഉപാസിക്കേണ്ടത്, അതിനുപാസിച്ചുകൊണ്ട് ഒരുവന് ഉത്തരായണ മാർഗത്തിലൂടെ പോകാൻ കഴിയത്തില്ല. ഇനി അതിനെ ഒരാൾ ഉപാസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ മനസ്സിൽ ചില വെളിപാടുകളൊക്കെ ഉണ്ടായത് അത് നിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട്? എവിടെ മനസ്സിനെ ഏകാഗ്രമാക്കിയാലും എന്തെങ്കിലും സംഭവിക്കും. വൈദിക ഉപാസനയല്ല, അതിന്റെ ഫലം ഉണ്ടാകത്തില്ല. ഇനി ജീവാത്മാവിനെയാണോ അതുമല്ല തഥാ വിജ്ഞാനാത്മനോ ബി സാധാരണ കൃഷ്ണ ശരീര ഇന്ദ്രിയ സംബന്ധേ സതി ചക്ഷുഷേവ അവസ്ഥിതത്വം ഭക്തന്റെ ശക്തി. ഇനി ജീവാത്മാവിനെയാണ് ഉപാസിക്കുന്നതല്ല. ജീവാത്മാവ് എന്ന് പറയുന്നത് സർവശരീര വ്യാപിയായി സ്ഥിതി ചെയ്യുകയാണ്. ഈ ശരീരത്തിന്റെ ഏകത്വ ഭാഗത്വം ചൈതന്യം അനുഭവപ്പെടുന്നുണ്ട്. അത് കണ്ണിനെ നേളുന്നെങ്ങനെ പറയാൻ പറ്റും? അതും ശരിയല്ല. വിജ്ഞാനാത്മനോപി സാധാരണ ഈ കൃഷ്ണ ശരീര ഇന്ദ്രിയ സംബന്ധി, എല്ലാ ശരീരവും ഇന്ദ്രിയവും ഒക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. ചക്ഷുഷേവ അവസ്ഥിതത്വം, കണ്ണിൽ നിഴലായിരിക്കുന്നു എന്ന് പറയുന്നു, ശരിയല്ല. ബ്രഹ്മണസ്തു വ്യാപിനോപി ദൃഷ്ടി ഉപലബ്ധിയർത്ഥോ ഹൃദയാദി ദേശ വിശേഷ സംബന്ധം. തിരിച്ചു പറയാം, ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടി അത് സ്വയം തന്നെ സർവവ്യാപിയായിരിക്കുന്നതുകൊണ്ട് ആ പരമാത്മാവിനൊരു സ്ഥാനത്തെ നിർദ്ദേശിക്കാം. അത് ഹൃദയത്തിൽ ഉപാസിക്കുക എന്ന് പറയും. പരമാത്മാവിനെ ഉപദേശിക്കുന്നു, കണ്ണിൽ അതിനെ ഉപാസിക്കുക, അല്ലെങ്കിൽ സാളഗ്രാമത്തിൽ ഉപാസിക്കുക, മൂർത്തികളിൽ ഉപാസിക്കുക, അത് പറയാം. എന്താ ജീവൻ അത് സർവവ്യാപി അല്ലാത്തതുകൊണ്ട് അത് പറയാൻ കഴിയത്തില്ല. സമാനശ്ച വിജ്ഞാനാത്മനി അപ്പി അമൃതത്വ അതിനാം ഗുണാനം അസംബന്ധം. മാത്രമല്ല അതിനെ അമൃതമായി അഭയമായി ഉപാസിക്കാൻ പറഞ്ഞു. ജീവൻ എങ്ങനെ അമൃതനും അഭയനുമാകും? അതിനെ പരമാത്മാവായി അറിയാത്തടത്തോളം കാലം ഇവിടെ ജീവോപാസനയല്ല. ഒരുവൻ തന്നെ ധ്യാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും ജീവോപാസനയാണ്. പരമാത്മ ഉപാസനയാണെങ്കിൽ അമൃതമായി അഭയമായി എല്ലാം ഉപാസിക്കണം. യദ്യപി വിജ്ഞാനാത്മാ പരമാത്മനോ അനന്യേവ തഥാപി അവിദ്യ കാമ കർമ്മ കൃതം തസ്മിൻ മർത്തിത്വം അധ്യാരോപിതം ഭയം ചെയ്തി അമൃതത്വ അഭയത്വം എന്ന് ഉപവൃത്തി ചെയ്ത് ചോദിക്കുന്നു. നിങ്ങൾ എപ്പോഴും വാക്ക് മാറ്റുന്ന എന്താണ്? ഈ ജീവൻ പരമാത്മാവ് തന്നെ എന്ന് പറയുന്നു, പിന്നെ ജീവൻ ഉപാസിച്ചത് പരമാത്മാ ഉപാസനയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ജീവ ഉപാസന ആയിക്കൂടെ? രണ്ടും ഒന്നാണ്. ജീവൻ ഉപാസിക്കുന്നു, അത് പരമാത്മ ഉപാസന അല്ല എന്നങ്ങനെ പറയാൻ പറ്റും? ജീവൻ പരമാത്മാവാണെങ്കിൽ സാധാരണ പറയാറുണ്ടല്ലോ, നാം രൂപാത്മകമായിരിക്കുന്ന ഇതെല്ലാം ഈശ്വരനാണ്. അതുകൊണ്ട് എന്തിനുപാസിച്ചാലും അത് ഈശ്വര ഉപാസന തന്നെ എന്ന് പറയാറുണ്ട്, പൊതുവെ എല്ലാവരും പറയാറുണ്ട്. തൂണിനും തുരുമ്പിലും എല്ലാം ഈശ്വരനുള്ളതുകൊണ്ട് ഏതിനുപാസിച്ചാലും ഈശ്വര ഉപാസന പറയുന്നതിൽ ഒരു ശരിയുണ്ട്, ഒരു അബദ്ധമുണ്ട്. എന്താണ്? ഏതിലും ഈശ്വരനുണ്ട് എന്നറിയുന്നവൻ ഏതിനെ ഉപാസിക്കുമ്പോ ഈശ്വരനായി ഉപാസിക്കുക, ഏതിനെ തൂണിനെയും തുരുമ്പിനെയും എല്ലാം ഉപാസിക്കും. പക്ഷെ അത് ഈശ്വര ധർമ്മത്തോടുകൂടി അതിനെ ഉപാസിക്കും. ഈശ്വരന്റെ ധർമ്മം എന്താണ്? അമർത്യമായ ധർമ്മം. ആ ധർമ്മത്തിൽ അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നാം രൂപാത്മകമായി ഈ കാണുന്നത് ഇത് മർത്യമായ ഭാവങ്ങളല്ല, അമർത്യമായ ഈശ്വരനാണ് എന്ന് ഉപാസിച്ചാൽ ശരി. ജീവനെ സംബന്ധിച്ച് എന്താ തന്റെ അനുഭവം? അവിദ്യ കാമ കർമ്മ കൃതം, സ്വയം താൻ അജ്ഞനാണെന്നറിയുന്നു. സ്വയം താൻ കർമ്മിയാണെന്ന് തന്നെ മനസ്സിലാക്കുന്നു, സ്വയം അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുന്നു, സുഖദുഃഖാദികളോട് കൂടിയവനാണെന്ന് തന്നെ അറിയുന്നു. തസ്മിൻ മർത്യത്വം അധ്യാരോപിതൻ സ്വയം തന്നെ കുറിച്ച് അറിയുന്നു, താൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ജനിച്ചവനാണ്, താൻ നാളെ മരിക്കുന്നവനാണ് അല്ലെങ്കിൽ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ഇങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ട് ഈശ്വരനാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഈ ഞാനാണോ ഈശ്വരൻ, അതിനെ നിഷേധിക്കും. ഭയം, തനിക്ക് ഭയമുണ്ട്, തനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ കുറിച്ച് അറിയാൻ പറ്റൂ, ഇങ്ങനെയൊക്കെ അറിയുന്ന താൻ ഈശ്വരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവോ ബ്രഹ്മൈവ അദ്വൈതത്തിൽ പറയുന്നു, ജീവൻ ബ്രഹ്മം തന്നെ. ജീവൻ ബ്രഹ്മമല്ല എന്ന് പറഞ്ഞാലും ശരിയാണ്. എന്തുകൊണ്ട്? ജീവനെ താൻ ഇങ്ങനെയൊക്കെയാണ് അറിയുന്നതെങ്കിൽ മരണവും ഭയവത്തോടു കൂടിയിരിക്കുന്ന താനെങ്ങനെ ബ്രഹ്മമാവും? മറിച്ച് തന്നെ അമൃതസ്വരൂപനായും അഭയസ്വരൂപനായും എല്ലാം അറിയുമ്പോൾ മാത്രമേ താൻ ബ്രഹ്മമാവുന്നുള്ളൂ. തന്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയുമ്പോൾ മാത്രമേ തനിക്ക് തന്നെ ബ്രഹ്മമായി ധ്യാനിക്കാൻ കഴിയൂ. എന്തുകൊണ്ട്? താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയം തുടങ്ങിയ ഈ രൂപം, അത് അധ്യാരോപിതമാണ്. ഈ അധ്യാരോപിതമായ രൂപങ്ങളിലല്ല തന്നെ ബ്രഹ്മമെന്ന് പറയുന്നു, തന്നെ ഈശ്വരൻ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് തൻ ജഗത് സൃഷ്ടികർത്തൃത്വം ഇല്ല എന്ന് പറയുന്നു. തൻ ഭയമുള്ളവനാണ്, മരിക്കുന്നവനാണ്, തന്നെങ്ങനെ ജഗത് സൃഷ്ടികർത്തൃത്വം വരും? താൻ അങ്ങനെ അറിയുന്നിടത്തോളം കാലം, എങ്ങനെ അധ്യാരോപിതമായ രൂപത്തോടുകൂടി അറിയുന്നിടത്തോളം കാലം തനിക്ക് തന്നെ ഉപാസിച്ചിട്ട് ഒരു കാര്യമില്ല, ഉപാസിക്കേണ്ട ആവശ്യമില്ല. താൻ ഭയമുള്ളവനാണ്, ഇനി തന്നെ ഉപാസിച്ചിട്ട് താൻ എന്ത് നേടാണ്? അപ്പൊ ആത്മധ്യാനം എന്ന് പറഞ്ഞ് ഒരുവൻ ധ്യാനിക്കുകയാണ്, തന്നെ തന്നെ ധ്യാനിക്കുകയാണ്. സാറിന് ഇങ്ങനെയുള്ള അബദ്ധ ധ്യാനമാണ് നമ്മൾ കാണുന്നത്, ചെയ്യുന്നത്, ഉപദേശിക്കുന്നതിന്. എനിക്ക് ഭയമുണ്ട്, മരണഭയമുണ്ട്, എല്ലാ തരത്തിലുള്ള ഭയമുണ്ട്, പിന്നെ എല്ലാ തരത്തിലുള്ള ദ്വന്ദ്വവികാരങ്ങളുണ്ട്, കാമവും ക്രോധവും എല്ലാം ഉണ്ട്. ഈ വികാരങ്ങളെല്ലാം തന്നിൽ ആരോപിച്ചുകൊണ്ട് ഈ വികാരങ്ങളെല്ലാം തന്നെ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ പരമാത്മാവാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഈ വികാര വിചാരങ്ങളോട് കൂടിയിരിക്കുന്ന ഞാൻ പരമാത്മാവാണ്, ഇതാണ് ധ്യാനം. ഇതുകൊണ്ടൊരുത്തൻ ഗതി പിടിക്കുമോ? ഇല്ല. എത്ര കാലം ധ്യാനിച്ചാലും ശരി, അവനൊരു ഗതിയുണ്ടാവത്തില്ല. എന്തുകൊണ്ട്? താൻ തന്നെ എങ്ങനെയാണോ തിരിച്ചറിയുന്നത്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈശ്വരനാണെന്ന് വിചാരിച്ചാൽ ഭയമുള്ള ഈശ്വരൻ, കാമമുള്ള ഈശ്വരൻ, ക്രോധമുള്ള ഈശ്വരൻ തന്നെ പിന്നെ ധ്യാനിക്കേണ്ട ആവശ്യം തന്നെയില്ല. എന്തുകൊണ്ട്? എന്തിനാ ധ്യാനിക്കുന്നത്? തനിക്കറിയാനുള്ളത് തന്നെ കുറിച്ച്. അല്ല, ഈ ധ്യാനിക്കുന്നവൻ അറിയുന്നുണ്ടോ ഞാൻ എനിക്ക് ജനനവും മരണവും ഇല്ലാത്തവനാണ്, ഞാൻ ഭയശൂന്യനാണ്, അങ്ങനെ അറിയുന്നുണ്ടോ? അങ്ങനെ അറിഞ്ഞിട്ടാണ് തന്നെ ധ്യാനിക്കുന്നതെങ്കിൽ അത് പരമാത്മധ്യാനം. മറിച്ച് ഏത് അനുഭവങ്ങളാണോ തന്നിൽ അധ്യാരോപിതങ്ങളായി ധ്യാനിക്കുമ്പോൾ നിലനിൽക്കുന്നത്, ആ അനുഭവങ്ങളെ നിലനിർത്തിക്കൊണ്ട് താൻ തന്നെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫലവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇത് ജീവധ്യാനമല്ല, ഉപാസന എന്ന് പറയുന്നത് നിഷ്പ്രയോജനമാണ്. അത് ജീവധ്യാനമാണോ അത് ഈശ്വരധ്യാനമാണോ എന്ന് തിരിച്ചറിയാതെ താൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ സഹജമായിരിക്കുന്നത് ഇത്തരം അധ്യാരോപണങ്ങളാണ്, അധ്യാരോപിതമായ ഈ അനുഭവങ്ങളാണ്. ഒരിക്കലും അത് ഈശ്വരധ്യാനമാകത്തില്ല. ഈശ്വരധ്യാനമാകണമെങ്കിൽ അവനിൽ വിവേകം വേണം. ശരിയായിട്ട് തന്നിൽ അധ്യാരോപിതമായി കാണുന്ന ഈ അനുഭവങ്ങൾ അസത്യമാണ്, ഇതല്ല ശരി എന്നുള്ള ബോധം അവന് വേണം. ഇത് ശരിയല്ല എന്നറിയാം, പക്ഷേ വാസ്തവം എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് പരമാത്മധ്യാനം എന്ന് പറയുന്നത്. ഇത് ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കെ ഈ അനുഭവത്തെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് ജീവധ്യാനമാണോ? അത് ശാസ്ത്രീയമല്ല എന്ന് വെച്ചാൽ വേദം നിർദ്ദേശിക്കുന്നതല്ല, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ പരമാത്മബോധമുണ്ടെങ്കിൽ മാത്രമേ പരമാത്മധ്യാനം സാധ്യമാകൂ. ഇനി ഒരാൾക്ക് പരമാത്മബോധമുണ്ട്, ഉള്ളപ്പോൾ തന്നെ തന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താൻ ജനിച്ചവനും മരിച്ചവനുമാണെന്നുള്ള ബോധം വരുന്നു. തന്നിൽ കാമക്രോധാദിയുടെ അനുഭവം ഉള്ളപ്പോൾ അനുഭവത്തെ ഒഴിവാക്കാൻ പറ്റില്ല. താൻ ദുഃഖത്തെ അനുഭവിക്കുന്നു. ഇല്ല, എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? പല്ലുവേദനയും തലവേദനയും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പല്ലുവേദനയില്ല തലവേദനയില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? താൻ അനുഭവിക്കുകയാണ്. അപ്പോൾ അനുഭവത്തെ നിഷേധിക്കാനും പറ്റത്തില്ല. എങ്ങനെയാണോ ഈ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം തനിക്ക് സഹജമായിരിക്കുന്നത്, അതേപോലെ തന്നെ തൻ്റെ ഈ അനുഭവങ്ങളും സഹജമാണ്. അത് തൂത്തു മാറ്റാൻ കഴിയത്തില്ല. ദേഹത്ത് പൊടി പറ്റിയ മാറ്റം കളയുന്നതുപോലെ അതിന് കർമ്മങ്ങളൊന്നും നമുക്കറിയത്തില്ല. മാറ്റുന്നതിനുള്ള കർമ്മങ്ങൾ ആന്തരികമായ അനുഭവമായതുകൊണ്ട് എന്തെങ്കിലും ഒരു കർമ്മത്തിലൂടെ ആ അനുഭവങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് മാറണം, സഹജമായി ഗാഠനിദ്രയിലേക്ക് പോകണം. അവിടെ വിശപ്പില്ല, ദാഹമില്ല. വിശക്കുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. വിശപ്പ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ വിശപ്പും ദാഹവുമെല്ലാം താ അനുഭവിച്ചുകൊണ്ടിരിക്കുക, തന്നെ പരമാത്മാവാണെന്ന് ഇങ്ങനെ ധ്യാനിക്കാൻ പറ്റും? അതിലെ ഒരാൾ പോയി ധ്യാനിക്കാനിരിക്കുന്നു, ശിവോഹം ശിവോഹം. അവരാണ് കൊതു എന്ന് ദേഹത്തിരിക്കുന്നു. ഉടനെ ശിവനെ കൊതു കടിക്കാൻ തുടങ്ങും, ശല്യം. എന്നാ ഒരു കാര്യം, ഞാൻ കൊതുവലയ്ക്കകത്ത് കയറിയിരിക്കാം. പിന്നെ കൊതുകലയ്ക്കകത്തിരുന്നു ഞാൻ. കൊതുക് അതിനും വലിയ ധ്യാനക്കാരനാണ്. അവൻ ഏതെങ്കിലും ഒരു വഴിക്ക് അവൻ അതിൻ്റെ അകത്ത് കയറും. ഒന്നും ശരിയാകത്തില്ല. പിന്നെ ഇത്രയും സമയമൊക്കെ മെനക്കെട്ടല്ലേ. അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചപ്പുറം ഇതുവരെ സമാധിയിലായിരുന്നു. ഇതൊക്കെയാണ് നാട്ടു നടപ്പ്. ഇവിടെ പറയുന്ന ജീവഭാവത്തിൽ ജീവഭാവം ഒരുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കെ പരമാത്മധ്യാനം സാധ്യമല്ല. പിന്നെ എന്തിനാ ഇവിടെ പരമാത്മധ്യാനത്തെ കുറിച്ച് പറയുന്നു? പരമാത്മധ്യാനത്തിന് വേണ്ടി വിവേകത്തെ അവലംബിക്കുക, അതേ സാധ്യം. വിവേകമില്ലാതെ സാധ്യമല്ല. അല്ലാ ധ്യാനിച്ചാൽ അവനവനെ തന്നെ ധ്യാനിക്കും. അതൊരു സർവീകല്ലിനെ ധ്യാനിക്കുന്ന പോലെ ഉള്ളൂ. വിശേഷിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാവും. മരക്കുറ്റിയെ ധ്യാനിച്ചു എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാവും. ഈ ധ്യാനക്കാർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അനുഭവം എന്ന് പറയുന്നു. അപ്പോൾ വിവേകത്തോടുകൂടി ധ്യാനിച്ചാലേ പ്രയോജനമുണ്ടാവും. എന്താ വിവേകം? അനുഭവം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി എന്താ വിവേകം? വിശന്നുകൊണ്ടിരിക്കുന്നു. അത്ര ധ്യാനിക്കാൻ കഴിവുള്ള ആൾ നല്ല വിശപ്പുള്ളതൊന്ന് ധ്യാനിക്കട്ടെ. വിശപ്പുള്ളത് ഒരാളുടെ കഴിവ്. നല്ല വിശപ്പുള്ളപ്പോൾ ധ്യാനിക്കായിരുന്നു കഴിഞ്ഞാൽ പ്രയാസമാണ്. എന്തായാലും ധ്യാനിച്ചിട്ട് വിശപ്പ് മറക്കാൻ പറ്റില്ല. നല്ല വിശപ്പാണെങ്കിൽ ക്ഷീണിച്ചിട്ട് ചിലപ്പം വിശപ്പ് മറന്നു പോകും, ഉറങ്ങിയിട്ട് മറക്കും. പിന്നെ പരമാത്മജ്ഞാനം എന്താണ് പറയുന്നു? തഥാപി അവിദ്യാകാമകൃതം തസ്മിൻ മർത്യത്വം അധ്യാരോപിതം ഭയം ചെയ്യം അമൃതത്വ അഭിവൃത്തിയനുപത്തിരെ. ഭയാദി വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങളോട് കൂടിയ ഒന്നിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഐശ്വര്യ സ്വരൂപം എന്താണ്? അമൃതത്വ അഭയത്വമാണ്. രണ്ടും കൂടെ യോജിക്കത്തില്ല. അനുപദ്ധ്യത പിന്നെ എങ്ങനെ ഉപാസിക്കും? വിവേകത്തോടുകൂടി അതെങ്ങനെ സംയത് വാമത്വാദേഹ ചൈതസ്മിൻ അനൈശ്വര്യാ അനുപന്നായവ. പിന്നെ ഈശ്വരന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് വിവേകം. ഇവിടെ പറഞ്ഞല്ലോ സംയത് വാമ ഇത്രയും ഗുണങ്ങളെ കുറിച്ച്. സർവർക്കും കർമ്മ ഫലങ്ങളെ കൊടുക്കുന്നവനാണ്. സർവത്തെയും പ്രകാശിപ്പിക്കുന്നതാണ് ഈശ്വരനെ പലതരത്തിൽ വർണ്ണിക്കുന്നു. ആ ഭാവനയിൽ ഉപാസിക്കുന്നു. ഇപ്പൊ പ്രത്യക്ഷ അനുഭവമായിരിക്കുന്ന ഭാവനകളോ അത് അധ്യാരോപിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അത് പരമാർത്ഥമല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്. പരമാർത്ഥമല്ലെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ. ശ്രുതിയുടെ ഭാഷയിൽ പറഞ്ഞ സംയത്വാമത്വം, ഈശ്വരനെ ഏതെല്ലാം തരത്തിൽ വിശേഷിപ്പിക്കുന്നു ആ ഗുണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ തന്നിൽ അധ്യാരോപിതമായിരിക്കുന്ന, അതായത് തൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന വിശപ്പ് ദാഹം തുടങ്ങിയ ഇതിനെ അധ്യാരോപിതമാണ് എന്ന് വിവേകം കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപാസിക്കുന്നു. രണ്ടും വേണം. തന്നിൽ പ്രത്യക്ഷമായിരിക്കുന്ന അനുഭവങ്ങൾ അത് അധ്യാരോപിതമാണ്. പക്ഷെ താൻ ധ്യാനിക്കേണ്ടത് എന്താണ്? ഈശ്വരനെയാണ്. അപ്പൊ ഈശ്വരന്റെ ഗുണങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നു. അതുകൊണ്ട് ജീവ ഉപാസന ഇവിടെ ശരിയാവും. ഒരിടത്ത് ശരിയാവത്തില്ല, ഇവിടെ ശരിയാവത്തില്ല. ശ്രുതി അത് വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പരമാത്മാവാണ് ഉപാസ്യമായിരിക്കുന്നത്. അതിനുവേണ്ടി പരമാത്മാവിന്റെ ഗുണങ്ങളെ പറയുന്നു. ജീവാത്മാ ഭാവങ്ങളെല്ലാം അധ്യാരോപിതമാണ്. അവിടെ വിവേകം ആവശ്യമാണ് എന്ന് ചുരുക്കം. വിവേക സഹായത്തോടുകൂടി ഒരാൾക്ക് ഉപാസിക്കാൻ കഴിയൂ. എന്തിത് അധ്യാരോപമാണെന്നുള്ള വിവേകം, ഇത് അസത്യമാണെന്നുള്ള വിശപ്പും ദാഹവും തന്നെ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താണോ തന്റെ പരമാത്മസ്വരൂപത്തിൽ ഇത് ആരോപിച്ചത് കൊണ്ട് താനിത് അനുഭവിക്കുകയാണ്, ഇത് പരമാർത്ഥമല്ല എന്നുള്ള ബോധം. അതുകൊണ്ട് ഈശ്വരഭാവങ്ങളെ കൽപ്പിച്ചുകൊണ്ട് ഭാവന ചെയ്തു, ഭാവന ചെയ്യുന്നതാണ് ഉപാസന. ഉപാസിക്കുന്നു ചോദിക്കും, അങ്ങനെ ഉപാസിച്ച വിശപ്പും ദാഹവും മാറും? ഇത് വിശപ്പും ദാഹവും മാറാൻ വേണ്ടിയിട്ടുള്ളതല്ല ഉപാസന എന്ന് പറയുന്നു. വിശപ്പും ദാഹവും മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. അത് ഉപാസന അതിന് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷെ അത്തരം അനുഭവങ്ങൾക്ക് സമാധാനം പറയുകയാണ്. ഈശ്വരോപാസന അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ യോഗികൾ പറയുന്നുണ്ട്, എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നത്, അതുപോലെ ചില പ്രത്യേക തരത്തിലുള്ള ധാരണകൾ ശീലിച്ചു കഴിഞ്ഞാൽ ദീർഘകാല നൈരന്തര്യ സത്കാരമായി അത് ദീർഘകാലം അഭ്യസിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശപ്പും ദാഹവും അനുഭവപ്പെടത്തില്ല. അത് പരീക്ഷിച്ചു പോകണം. യോഗശാസ്ത്രത്തെ ഭാഷകാരനും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിഭൂതികൾ മനുഷ്യനുണ്ടാകാമെന്നും പറയുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഇവിടെ ജീവനെയാണോ ഉപാസിക്കേണ്ടത്, ധ്യാനിക്കേണ്ടത്? അതേ പരമാത്മാവിനാണ്. പരമാത്മാവിനെയാണെങ്കിൽ എങ്ങനെ വേണം ജീവനെയല്ല ഉപാസിക്കേണ്ടത് എന്നാണ്. ദേവതാത്മനസ്തു രശ്മിഭിരേഷു അസ്മിൻ പ്രതിഷ്ഠതി ദിവി ചക്ഷുഷി അവസ്ഥാനം സഥാപി ആത്മത്വം തവർന്ന സംഭവതി പരാഗ്രൂപത്വ. പിന്നെ ഇവിടെ ഏതെങ്കിലും ദേവത ഉപാസിക്കുകയാണോ? ദേവത ഉപാസന ശ്രുതി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ദേവത ഉപാസിക്കുക, ദേവതാ പ്രസാദം ഉണ്ടാവും. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു രശ്മി ഭീ യേശോ അസ്മിൻ പ്രതിഷ്ഠത? ആദിത്യൻ കണ്ണുമുന്നും കാഴ്ചയുമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ. ആദിത്യ ദേവത ഈ ചക്ഷുർ ദേവതയുമായിട്ടൊരു ബന്ധമുണ്ട്. ചക്ഷുഷ് അതിൻ്റെ ദേവതയും ആദിത്യനാണ്. ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നു ഈ കാഴ്ച രശ്മി. അങ്ങനെ പരസ്പര ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ദേവതയുണ്ടെങ്കിൽ ഈ കണ്ണിനും ഒരു ദേവത വേണം. ഏതൊരു ചൈതന്യ വിശേഷമാണോ സൂര്യനെ പ്രകാശിപ്പിക്കുന്നത്, അതേ ചൈതന്യ വിശേഷം തന്നെ ഈ കണ്ണിനെയും പ്രകാശിപ്പിക്കുന്നു. അതുകൊണ്ട് കാണും, അത് അംഗീകരിക്കുന്നുണ്ട്. ഇത് ശ്രുതി ചക്ഷുഷവസ്ഥാനം ദേവത കണ്ണിൽ വരാം, തഥാപി ആത്മത്വം തവന്ന സംഭവം. പക്ഷെ അതിനെ പരമാത്മാവായി ഉപാസിക്കാൻ സാധ്യമല്ല. ദേവതയെ ദേവതയായിട്ട് ഉപാസിക്കാൻ പറ്റും. എന്തുകൊണ്ട്? പരാത്മരൂപത്തെ, അത് ബാഹ്യരൂപമാണ്. ഇവിടെ ഉപാസിക്കുന്ന എന്താണ്? തന്റെ തന്നെ സ്വരൂപമായിട്ടാണ് പരമാത്മാവിനെ ഉപാസിക്കുന്നത്, ബാഹ്യസ്വരൂപമായിട്ടല്ല. സാധാരണ നമ്മൾ ദേവതയെ ഉപാസിക്കുന്നെങ്ങനെ? ഒരു പടം വെച്ചിട്ടോ ഒരു മൂർത്തി വെച്ചിട്ടോ. ഇതിൽ ദേവത അധിവസിക്കുന്നു, അതുകൊണ്ട് അവിടെ ദേവതയെ ധ്യാനിക്കുന്നു, ഉപാസിക്കുന്നു, പൂജിക്കുന്നു. അത് പരാഗ്രൂപമാണ്, ബാഹ്യരൂപമാണ്. ബാഹ്യമായ അവലംബങ്ങളെ അവിടെ ആശ്രയിക്കുന്നു, ആശ്രയിച്ച് ഉപാസിക്കുന്നു. ഇനി ദേവതയെ പരമാത്മാവായിട്ടാണ് ഉപാസിക്കുന്നതെങ്കിൽ വിഷയമുണ്ട്. അതിനെ കുറിച്ചല്ല പറയുന്നു. ദേവതയെ പരമാത്മമായി ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപാസനയുടെ സ്വഭാവമെല്ലാം മാറും. അപ്പൊ പിന്നെ അവിടെ ബാഹ്യമായ ഉപാസനയും കാണത്തില്ല. ദേവതയുടെ ആ പരമാത്മ സ്വരൂപത്തെ ധ്യാനിച്ച് ഒരാൾ ഉപാസിക്കുമ്പോൾ പിന്നെ ബാഹ്യമായ ഉപാസനയുടെ ആവശ്യമില്ല. ഇത് ബാഹ്യ ഉപാസനയെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ദേവതാ ഉപാസന സാധാരണഗതിയിലുള്ള ബാഹ്യ ഉപാസനയാണ്. അതിനാണ് അമ്പലവും മറ്റുമുണ്ടാക്കി അതിനകത്ത് പ്രതിഷ്ഠിച്ച് അവിടെയാണ് ദേവത എന്ന് പറഞ്ഞ് ഉപാസിക്കുന്നത്. എന്നിട്ട് ഉപാസവും പറയുകയാണ്, ഞാൻ ആത്മാവിനെയാണ് ഉപാസിക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ബാഹ്യമായി തന്നെയാണ് ഉപാസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ദേവത ഉപാസനയല്ല. അമൃതത്വാദയോപി എന്ന സംഭവന്തി ഉത്പത്തി പ്രളയശ്രവണ. ഇനി ദേവത ഉപാസനയെ കുറിച്ച് പറയുന്നിടത്ത് അമൃതത്വം അഭയത്വം എല്ലാം എങ്ങനെ പറയാൻ പറ്റും? ദേവതയ്ക്കും ജന്മമുണ്ട്. തന്റെ ഉപാസനയുടെ ഫലമായാണ് ദേവതാ ജന്മം കിട്ടിയത്. അവിടെ കുറെ കാലം ഇരിക്കും ആ സ്ഥാനത്ത്. പിന്നെ ദേവതയും മരിക്കും. ക്ഷീണ പുണ്യ മർത്യലോകം വിസന്ധി. അപ്പൊ ദേവതയ്ക്ക് അതൊന്നും യോജിക്കത്തില്ല. അല്ലെങ്കിൽ ദേവത അറിയണോ എന്താണ്? എനിക്കൊരു അമൃത അഭയസ്വരൂപമുണ്ട് എന്നറിയണം. എന്നാ ശരി, അല്ലാത്തടത്തോളം കാലം ദേവതയ്ക്കുണ്ട് ഉത്പത്തി സ്ഥിതി ലയങ്ങളല്ല. അമരത്വമഭി ദേവാനാം ചിരകാല അവസ്ഥാനാപേക്ഷം. പിന്നെ ദേവന്മാരെ അമരന്മാരെന്ന് പറയുന്നതോ? ആപേക്ഷികമായി മനുഷ്യര് മൃതന്മാരാണ്. ദേവന്മാർ അവരെ അപേക്ഷിച്ച് കൂടുതൽ കാലം ഇരിക്കുന്നു ആ ലോകത്ത്. അതുകൊണ്ട് അവർ അമരന്മാരെന്ന് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ അവർക്ക് അമരത്വമില്ല. ദേവഭാവത്തിൽ അമരത്വമില്ല, പരമാത്മഭാവത്തിൽ ദേവന്മാർക്കെന്നല്ല തൂണിനും തുരുമ്പിനും എല്ലാം അമരത്വമാണ്. അപ്പൊ ദേവൻ ദേവനെ അങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. പരമാത്മസ്വരൂപമായിട്ടോ അതോ ദേവതാസ്വരൂപമായിട്ടോ അണിമാതി ഐശ്വര്യ വിശിഷ്ടമായ പരാക്കായിരിക്കുന്ന പരിച്ഛിന്ന രൂപമായിട്ടാണോ അറിയുന്നത്? എന്നാൽ അവരെ അമരന്മാരെന്ന് പറയാൻ പറ്റത്തില്ല. ഐശ്വര്യമഭി പരമേശ്വരായത്വം ന സ്വഭാവി. ദേവന്മാരെ സംബന്ധിച്ച് അവർക്ക് ഭക്തന്മാരെ അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും ഒക്കെയുള്ള ശേഷിയുണ്ട്. ദേവന്മാരെ ഉപാസിക്കുന്നവർക്ക് ഐശ്വര്യം വരുന്നു, ദേവന്മാരെ ഉപാസിക്കുന്നവർക്ക് ശത്രുബാധകളെല്ലാം ഒഴിഞ്ഞു പോകും. കാരണം അവർക്ക് ദിവ്യങ്ങളായ അലൗകികങ്ങളായ ശക്തികളുണ്ട്. അപ്പൊ ദേവത ഉപാസനായിക്കൂടെ ഇവിടെ നിർദ്ദേശിക്കുന്നത് അതുകൊണ്ടാണല്ലോ ജീവന്മാര് ദേവന്മാരെ ഉപാസിക്കുന്നു. പരമാത്മാവ് ഒന്നേ ഉള്ളൂ, പക്ഷെ ഉപാസിക്കുമ്പോൾ നാനാ ദേവഭാവത്തിൽ ഉപാസിക്കുന്നു. അതാണല്ലോ അമ്പലങ്ങളെല്ലാം കെട്ടിവെച്ച് അതിൻ്റെ വിഗ്രഹങ്ങൾ വെച്ച് ഉപാസിക്കുന്നു. മനുഷ്യൻ വെറുതെ ചെയ്യും, അവന് അനുഭവം ഉണ്ടായതുകൊണ്ടാണ്, ഫലം ഉണ്ടാകും. പറയും, നീ എന്തിനുപാസിക്കുന്നു? അതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പറയല്ല, അതെന്റെ അനുഭവമാണ്. അങ്ങനെ ഉപാസിച്ചുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി, നേട്ടമുണ്ടായി, എനിക്ക് ധനമുണ്ടായി, എന്റെ രോഗം മാറി. ദേവത ഉപാസന എന്തുകൊണ്ട് പാടില്ല? ഇവിടെ എന്തുകൊണ്ട് ദേവത ഉപാസന നിർദ്ദേശിച്ചുകൂടെ പറയുന്നു? അല്ല, ദേവതകൾക്ക് ഐശ്വര്യങ്ങളെല്ലാം ഉണ്ട്. അദ്വൈതം എന്ന് പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം എങ്ങനെ ഐശ്വര്യമഭി പരമേശ്വരായത്വം, അതെല്ലാം ഈശ്വരാധീനമാണ്. എന്നാ സ്വാഭാവിക സ്വാഭാവികമായി വന്നതല്ല. പരമാത്മാവിന്റെ ശക്തി വിശേഷങ്ങൾ അതിൽ നിന്ന് അല്പസ്വല്പം കിട്ടിയതാണ് ദേവന്മാർ. അതുകൊണ്ടാണ് യാഗങ്ങളും എല്ലാം ചെയ്യുമ്പോൾ അവർക്ക് ബലി കൊടുത്തു കഴിഞ്ഞാൽ അവരനുഗ്രഹിക്കുന്ന ഇന്ദ്രൻ മഴ പെയ്യിക്കും, ധന ധാന്യ സമൃദ്ധി ഉണ്ടാക്കിത്തരും. അവർക്ക് ഈ കഴിയുന്ന ഇതെല്ലാം ഈശ്വരാധീനമാണ്. യോഗികൾക്കെന്നതുപോലെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യൻ ആയിരിക്കും, പല അഭ്യാസങ്ങളും ചെയ്യും. അവർക്ക് ഈശ്വര അധീനമായി ചില സിദ്ധിവിശേഷങ്ങൾ കിട്ടും. പരഹൃദയജ്ഞാന പോലെയുള്ള ചില സിദ്ധിവിശേഷങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്താണ്, അതെല്ലാം ഈശ്വര അധീനമാണ്, ഈശ്വരൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ യോഗി ഉപാസിക്കണോ ദേവതയെ ഉപാസിക്കണോ അതേ ഈശ്വരനെ ഉപാസിക്കണം. സർവശക്തികൾക്കും ആശ്രയമായിരിക്കുന്ന ഈശ്വരനാണ് ഉപാസിക്കേണ്ട, അതേ ഈശ്വരനിൽ നിന്ന് അല്പശക്തി കിട്ടിയ ദേവതയാണ് ഉപാസിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തിനെ ഉപാസിക്കുന്നത്? ഈശ്വരഭാവത്തിലായിരിക്കണം രണ്ടേ. ജീവനെപ്പോലും എന്താണ് ഈശ്വരഭാവത്തിൽ ഉപാസിക്കാമെങ്കിൽ ദേവതയും ഈശ്വരഭാവത്തിൽ ഉപാസിക്കാം. ഇവിടെ അതല്ല പറയുന്നു. പ്രത്യേകിച്ച് ഒരു ജീവ ഉപാസന അത് അസംബന്ധമാണ്. പിന്നെ ഐശ്വര്യ അണിമാതി ഐശ്വര്യങ്ങളോടുകൂടിയ ദേവത ഉപാസന അതിവിടെ വിധിച്ചിട്ടില്ല. മറ്റു സ്ഥലങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഇവിടെ അതില്ല. ഇവിടെ എന്താണ്, ആ ദേവതയ്ക്കും ഈ ഐശ്വര്യങ്ങളെല്ലാം കൊടുക്കുന്ന പരമാത്മാവിനെ ഉപാസിക്കുമ്പോൾ എന്താണ്, തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ്, ദേവതയുടെ സ്വരൂപമായിരിക്കുന്ന പരമാത്മാവ് അങ്ങനെ ഉപാസിക്കുക. ശ്രുതി എന്ന് പറയുന്ന എന്താണ്, ഭീഷാസ്മാദ്വാദഹപവതേ ഭീഷോ ദേവി സൂര്യ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുധ്യാവതി പഞ്ചമഹ. എല്ലാ ദേവന്മാർക്കും ദേവത എന്ന് പറയുന്നത് അണിമാതി ഐശ്വര്യങ്ങളും മനുഷ്യനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ദിവ്യമായ ശക്തികളോടുകൂടിയതാണ്. മനുഷ്യനെ അവന്റെ മരണത്തെപ്പോലും അവന് ദേവതയെ ആശ്രയിച്ച് അതിജീവിക്കാൻ കഴിയുന്നതാണ്. അത്രയും ശക്തിയുള്ള ആ ദേവതകൾ അവരുടെ പ്രപഞ്ചത്തിൽ അവരുടെ ചുമതലയാണോ? വലിയ ചുമതലയാണോ? പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് വരെ അവരാണ്. എങ്ങനെ ഭീഷ അസ്മാദ്വാദ ഹുപ്പുതേ, അവിടെ ഒരു ദേവതയുണ്ട്, വായുദേവത. ആ ദേവതയും പ്രവർത്തിച്ചിട്ടാണ് വായു ഇങ്ങനെ അതിന്റെ നിയമമനുസരിച്ച് ജീവന് മറ്റ് ജീവജാലങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിലനിൽക്കത്തക്ക രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന് ഭയമുണ്ട്. ആരെ ഭയക്കുന്നു? പരമാത്മാവിനെ ഭയക്കുന്നു. ആ ദേവതയ്ക്കറിയാം എന്താണ് എനിക്ക് കിട്ടിയിരിക്കുന്നതെല്ലാം പരമാത്മാവിന് അധീനമാണ്. അതുകൊണ്ട് പരമാത്മാവിനെ ഭയന്ന് വേണം തന്റെ പ്രവൃത്തി ചെയ്യാൻ എന്ന് ഭയന്നിട്ട ഭീഷ ഭയം ഭയം കൊണ്ടാണ് അത് അതിന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഏത് സമയം എപ്പോഴാണ് തന്നെ പിടിക്കുന്നതെന്ന് ഭയമുണ്ട്. അതുകൊണ്ട് വായു ദേവത പോലും ദൈവമേ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ് തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഏത് ദേവതയായാലും ശരി, അവന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവത്തെ വിളിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നു. ഭീഷ്മ ഉദ്വതി സൂര്യ ആദിത്യദേവനും അതിലും കൂടിയാളാണ്. ലോകത്തിന് മുഴുവൻ ജീവദായകമാണ് ആദിത്യം. അവിടെയാ ദേവത, അവിടെ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അതിങ്ങനെ ജ്വലിക്കുന്നത് ജീവനെ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ജീവനെ എല്ലാം ചെയ്യും, ജീവനെ നിലനിർത്തും, ജീവനെ നശിപ്പിക്കും, എല്ലാം ആദിത്യന്റെ പണിയാണ്. പക്ഷെ എല്ലാം ഈശ്വരന്റെ അലംഘനീയമായ നിയമത്തിന് വിധേയമായി, പരമാത്മാവിന്റെ നിയമത്തിന് അധീനമായി. അതുകൊണ്ടാണ് ആദിത്യ ദേവതി എപ്പോഴും ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഭീഷ അസ്മാദ് അഗ്നി, അഗ്നിദേവത. ഇനി ഇന്ദ്രശ്ച, ഒരു ലോകത്തിന്റെ മുഴുവൻ അധിപതിയാണ്, ഒരുപാട് പേരെ ഭരിക്കുന്ന ആളാണ്. ഇന്ദ്രനെ ആശ്രയിച്ചാണ് എല്ലാ ദേവന്മാരും കഴിയുന്നത്. പക്ഷെ എന്നാലും തന്റെ കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഉള്ളിൽ ഈശ്വര ഭയമുണ്ട്. ഇനി സർവരും ഭയക്കുന്ന മൃത്യു ഭയക്കുന്നയാളാണ് ഈശ്വരൻ. മൃത്യു ധാവതി പഞ്ചമഹാ, മൃത്യുദേവൻ പ്രവർത്തിക്കുന്നു. മൃത്യുദേവൻ എല്ലാവരെയും ഭയപ്പെടുത്തുന്നയാളാണ്, മരണത്തെ ഭയപ്പെടാത്ത ആളില്ല. അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തി ഓടിക്കുന്നയാള് സ്വയം ഈശ്വരനെ ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സർവചരാചരങ്ങളും ഈശ്വരീയമായ നിയമത്തിന് വിധേയമായി കഴിയുന്നു. അതിന് മനുഷ്യനെന്നോ ദേവതയെന്നോ ഒന്നുമില്ല. അതാണ് ഈശ്വരന്റെ സർവജ്ഞത്വം, സർവശക്തിത്വം, സർവനിയന്ത്രിത്വം, സർവ അന്തര്യാമിത്വം എന്നെല്ലാം പറയും. സൂത്രാത്മ എന്ന് പറയുന്ന അതാണ്. അതാണ് അടുത്ത അധികരണത്തിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ദേവതകളും ഈശ്വരനും രണ്ടും രണ്ടാണ്. ദേവതകൾക്ക് അത്തരം ശക്തിവിശേഷങ്ങളെല്ലാം ഉണ്ടെങ്കിലും ജീവനെ സംബന്ധിച്ച് ദേവതകൾ ഉപാസ്യമാണെന്ന് തന്നെ അവർ, ജീവൻ ഉപാസിക്കേണ്ടവ തന്നെയാണ്, പ്രീതിപ്പെടുത്തേണ്ടവ തന്നെയാണ് ദേവതകൾ. പക്ഷേ മുഖ്യമതല്ല ഈശ്വരോപാസനയാണ്. എന്തുകൊണ്ട്? മന്ത്രിയെ തൃപ്തിപ്പെടുത്തുന്നതിനും നല്ല, രാജാവിനെ തൃപ്തിപ്പെടുത്തുന്ന, രാജാവിനെ തൃപ്തിപ്പെടുത്തിയ മന്ത്രിയെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ടുള്ള കാര്യങ്ങളും അതിലുപരി ഉള്ള കാര്യങ്ങളും നേടാം. എന്തുകൊണ്ട്? മന്ത്രി രാജാവിനെ ഭയന്നാ കഴിയുന്നു. ആരെയും ഭയക്കാത്ത ആളാണ് രാജാവ്, രാജാവിനെ ഉപാസിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, തസ്മാ പരമേശ്വരേയവായ മക്ഷ്യസ്ഥാന പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ ഉപാസിക്കേണ്ടത് പരമാത്മാവിനെയാണ്. അതിന് താഴേക്കുള്ള ഒന്നുമില്ല, അതിനപ്പുറം ആരുമില്ല, പരമാത്മാവിനപ്പുറമൊന്നുമില്ല. അസ്മിൻ ച പക്ഷേ ദൃശ്യരീതി പ്രസിദ്ധോദുപാദാനം ശാസ്ത്രാദ്യവേഷം വിദ്വദ്വിഷയം പ്രചോദനാർത്ഥം ഇത് വ്യാഖ്യായം. പക്ഷെ അവിടെ ഒരു സംശയം മാത്രമേ ശേഷിക്കുന്നു. അക്ഷിപുരുഷ ദൃശ്യതയെന്ന് പറഞ്ഞു, കണ്ണിൽ കാണുന്ന പുരുഷനെ എല്ലാവരും കാണുന്നതെന്ന് പറഞ്ഞു. നമ്മളീ പറയുന്ന പരമാത്മാവിനെ എല്ലാവരും കാണുന്നില്ലല്ലോ. കണ്ണിലെ നിഴലിനെ ആർക്ക് നോക്കിയാലും കാണാൻ കഴിയും. അപ്പൊ സർവ അനുഭവസിദ്ധമായി ദൃശ്യതയെന്ന് പറഞ്ഞത് പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് യോജിക്കുന്നില്ല. എന്നാരും നോക്കി വേദം പഠിക്കുന്നു, അതിൽ തന്നെ അപൂർവം പേർക്ക് വാസിക്കാൻ ഉള്ള താല്പര്യമുണ്ടാവും. അവരുപാസിച്ചാണ് പിന്നെ കണ്ടെത്തുന്നത്. അത് തന്നെ എന്താണ് ഹിരണ്യഗർഭലോകം, മരണശേഷം. അങ്ങനെ സംഭവിക്കുന്നിടത്ത് സർവ്വസാധാരണമായി കാണപ്പെടുന്നു എന്നിങ്ങനെ പറയാം. അതിനുള്ള സമാധാനം പറയുന്നു, അസ്മിൻ പക്ഷേ ദൃശ്യതയിരി പ്രസിദ്ധവദ്പാദാനം. സർവ്വസാധാരണം എന്നതുപോലെ പറഞ്ഞത് ശാസ്ത്രാദ്യവേഷം, ശാസ്ത്രത്തിനത് സ്പഷ്ടമാണെന്നാണ്. ശാസ്ത്രം പറയുന്നു, ശ്രുതി പറയുന്നു, ശ്രുതിക്ക് സംശയമൊന്നുമില്ല. നിങ്ങളങ്ങനെ ഉപാസിക്കുക, നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം. ഹിരണ്യഗർഭനുമായിട്ട് അഭിമുഖം സംഭവിക്കും. അവിടെ കഴിയാം. ഇക്കാര്യത്തിൽ ശാസ്ത്രത്തിന് സംശയമില്ല. ശാസ്ത്രത്തിന്റെ സ്പഷ്ടതയെന്ന് പറഞ്ഞത് ദൃശ്യത്തെ. ശാസ്ത്രാധ്യപേക്ഷം വിദ്യുത് വിഷയം ഇനി അല്ലെങ്കിൽ ഉപാസകൻ സ്പഷ്ടമാണ്. ഉപാസകൻ എന്തായാലും സ്പഷ്ടമായ തീരു. കാരണം അവൻ ഉപാസിക്കുന്നു. ആ ധ്യാനത്തിലൂടെ ആ മാർഗത്തിലൂടെ പോയി അത് ആണ് വിദ്യുത് വിഷയം. ഉപാസകന്റെ അനുഭവത്തിന്റെ വിഷയമാണ്. നേരിന്റെ ഗർഭനെ സാക്ഷാത്കരിക്കുന്നു. ഇനി ഇതിലെല്ലാം ഉപരിയായി അത് പറയാം ശാസ്ത്രം, പിന്നെ വിദ്വാൻ അതൊക്കെ സമ്മതിക്കും. പക്ഷെ ഇവിടെ ശ്രോതാവിനെ സംബന്ധിച്ച് എന്തോ ദൃശ്യത എന്ന് പറഞ്ഞു. ശ്രോതാവ് ശാസ്ത്രമല്ല. ശ്രോതാവ് ഇപ്പോ ഹിരണ്യഗർഭനെ കണ്ടവനല്ല. പ്രരോചനാർത്ഥം ശാസ്ത്രത്തിന് അങ്ങനെയൊരു സ്വഭാവമുണ്ട്. ആ ഒരുവനിൽ ശ്രോതാവിൽ ആഭിമുഖ്യത്തെ രുചിയെ ഉണ്ടാക്കിയെടുക്കുക. നിനക്കും ഇത് സാധ്യമാണ്, നിനക്കും കാണാൻ പറ്റും. അതാണ് പ്രരോചനം എന്ന് പറയുന്നത്, രുചിയുണ്ടാക്കുന്നവൻ. ശ്രമിച്ചാൽ നിനക്കും അത് സാധിക്കും. നീ ഉപാസിക്കുക എന്നുള്ള താല്പര്യത്തെ അയാളുടെ ഉള്ളിൽ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടി ദൃശ്യതയെ കാണാൻ പറ്റും, കാണാൻ കഴിയും, ശ്രമിക്കുക, ഇത് അസംബന്ധമല്ല, സത്യമാണ് എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ഉപദേശിക്കും. അപ്പോ ഇത് എന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്നില്ല എന്നൊരാൾ പറയുന്നു. വളരെ പ്രസിദ്ധനായ ഒരു സ്വാമി ഇത് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രമേ എനിക്ക് പിടികിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല. ശരിയാണ്, മനസ്സിലാകത്തില്ല. പക്ഷെ ശ്രുതി നിനക്ക് മനസ്സിലാകത്തില്ലെന്നല്ല പറയുന്നു, നിനക്ക് മനസ്സിലാകും. എന്നുവെച്ചാൽ നീ ഉപാസിക്കണം, അവിടെ എത്തിച്ചേരണം, എന്നാലേ ഇതാകത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ മനുഷ്യന് ഇത് മനസ്സിലാകുമെന്നുള്ള അർത്ഥമല്ല. അതെങ്ങനെ മനസ്സിലാകാനും? മരണശേഷം പോകുന്ന വഴി ഇപ്പോഴും എങ്ങനെ സഞ്ചരിക്കാൻ പറ്റും? അതുകൊണ്ട് പക്ഷെ ഒന്നു ചെയ്യാൻ പറ്റും, ശ്രുതിക്ക് താല്പര്യത്തിനുണ്ടാക്കും. അതിനുവേണ്ടി പറഞ്ഞ ദൃശ്യത കാണപ്പെടുന്നു, ശ്രമിച്ചാൽ ഒരാൾക്ക് കാണാൻ കഴിയും എന്നിങ്ങനെ ഇതിനെ മനസ്സിലാക്കണം. വ്യാഖ്യേയം.